ഗുരുപരംസ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവദ്ഗീതാശാങ്കര ഭാഷ്യം മൂന്നാം അധ്യായം ഒന്നാം ശ്ലോകം ഇവിടെ ചർച്ച ചെയ്തത് ജ്ഞാനകർമ്മ സമുച്ചയം ആ വിഷയമാണ് ചർച്ച ചെയ്തത്. അത് ഈ ഭാഗത്ത് വളരെ വിശദമായി ചർച്ച ചെയ്തു. ശ്രൗത കർമ്മങ്ങളുമായിട്ടുള്ള സമുച്ചയം അത് സാധ്യമല്ല. സ്മാർത്ഥ കർമ്മങ്ങളുമായിട്ടുള്ള സമുച്ചയം, ആശ്രമാന്തരങ്ങളുമായിട്ടുള്ള സമുച്ചയം, യാതൊരു തരത്തിലും ജ്ഞാനകർമ്മ സമുച്ചയം സാധ്യമല്ല. അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. തുടർന്ന് ഭാഷ്യകാരൻ പറയുന്നത്, യദിഹി ഭഗവത ദ്വിതീയ അധ്യായി ജ്ഞാനം കർമ്മ ച സമുച്ചിത്യ ത്വയാ ഏകേന അനുഷ്ഠേയം ഇത്യുക്തം സ്യാത് തതോ അർജുനസ്യ പ്രശ്നോ അനുപന്നഃ ജായസി ചേത് കർമ്മണസ്തി മതാബുദ്ധി. വീണ്ടും അതിനെ ആ പറഞ്ഞ കാര്യത്തെവിടെ ഉപസംഹരിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഭഗവാൻ രണ്ടാം അധ്യായത്തിന് ജ്ഞാനവും കർമ്മവും നീ ഒരുമിച്ച് അനുഷ്ഠിക്കണം എന്നായിരുന്നു ഉപദേശിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ഉപദേശിച്ചില്ല, അങ്ങനെ ഒരു പൂർവക്ഷം പറയുകയാണ്. അത് യാതൊരു അവസരവും കൊടുക്കാത്ത രീതി അതിനെ നിഷേധിക്കുകയാണ്. ത്വയാ ഏകേന സമുച്ചിത്യ അനുഷ്ഠേയം, നീ ഒരുവൻ ഇത് ഒരുമിച്ച് അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തതോ അർജുനസി പ്രശ്നമാണ്. അർജുനന്റെ ഈ ചോദ്യം ശരിയാകുമായിരുന്നില്ല. എന്താണ് ചോദ്യം? ജായസി ചേത് കർമ്മണസ്തി മതാ ബുദ്ധി, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം, എന്നാണ് നിന്റെ അഭിപ്രായം എന്നിങ്ങനെ ആരംഭിക്കുന്ന ഈ ചോദ്യം ശരിയാകുമായിരുന്നില്ല. അതുകൊണ്ടും ഇവിടെ സമുച്ചയം, സ്മാർത്ഥ കർമ്മമായ യുദ്ധവും ജ്ഞാനവുമായിട്ട് സമുച്ചയിക്കാൻ സാധ്യമല്ല. അതിവിടെ ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് കർമ്മയോഗം അജ്ഞാനിക്കാണ്, ചിത്തശുദ്ധി വന്നവന് ജ്ഞാനനിഷ്ഠ, ഇത് രണ്ടും ഒരു വ്യക്തിയിൽ ഒരേ കാലത്ത് സംഭവിക്കത്തില്ല, ഇതാണ് പറയുന്നത്. അർജുനായ ചെയ്ത് ബുദ്ധികർമ്മണി ത്വയ അനുഷ്ഠേയ ഇത്യുക്തെ യാജ കർമ്മണോ ജായസി ബുദ്ധി സാപി ഉക്തേവേദി തത്കിം കർമ്മണി ഘോരേമാ നിയോജയസി കേശവ ഇത്യുപാലംഭോ വാ പ്രശ്നോ വാ ന കഥഞ്ചന ഉപപദ്യതേ. അർജുനനോട് ബുദ്ധികർമ്മണി ത്വയ അനുഷ്ഠേയ, ഇത് രണ്ടും നീ അനുഷ്ഠിക്കണം, കർമ്മവും ബുദ്ധിയും രണ്ടും നീ അനുഷ്ഠിക്കണമെന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ, യാച കർമ്മണോ ജായസി ബുദ്ധി സാപ്യുക്ത ഏവ, ഇപ്പോൾ കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ജ്ഞാനവും അർജുനന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് തത്കിം കർമ്മണി ഘോരേമ നിയോജയസി കേശവ, എന്തിനാണ് ഈ ഘോരമായ ഹിംസാത്മകമായ കർമ്മത്തിൽ നീ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന ഉപാലംഭോ, ആ അർജുനന്റെ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ പ്രശ്നമോ ചോദ്യം എന്ന കഥഞ്ചന ഉപപദ്ധതി, ഒരു തരത്തിനും അത് യോജിക്കത്തില്ല. അതുകൊണ്ടും ഇവിടെ സമുച്ചയം പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ അർജുന സി വജ്ജായസി ബുദ്ധിർ അനുഷ്ഠേയതി ഭഗവതോക്തം പൂർവേദി കൽപ്പയിതം യുക്തം. ഇനി അർജുനനോട് മാത്രം ആ ബുദ്ധി, ശ്രേഷ്ഠമായ ബുദ്ധി അർജുനൻ മാത്രം ചെയ്യേണ്ട, മറ്റുള്ളവർക്ക് സമുച്ചയാകാം എന്ന് പറഞ്ഞു എന്ന് കൽപ്പിച്ചാലോ? ഭഗവത പൂർവോക്തം ഇത് കൽപ്പയിതെന്ന യുക്തം, ഇത് സമുച്ചയത്തിന്റെ തന്നെ പല പല പക്ഷങ്ങളിൽ നിന്നുണ്ട്. മറ്റുള്ളവർക്കാകാം, അർജുനന് പാടില്ല എന്നാണ് പറഞ്ഞതെങ്കിലോ? ജീന ജായസി ചേ ഇതി വിവേകത പ്രശ്നസ്യ, അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ജായസി ചേത്തർമ്മണസ്ഥേ എന്ന് പറഞ്ഞു, അർജുനോട് അല്ല മറ്റുള്ളവർക്ക് സമുച്ചയം പറഞ്ഞ് അർജുനൻ അങ്ങനെ പറഞ്ഞില്ല. അതുകൊണ്ട് അർജുനൻ ചോദിക്കുകയാണ് ഏതാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലോ അതും ശരിയല്ല. ഏതിപിന് രേഖസ്യ പുരുഷസ്യ ജ്ഞാന കർമ്മണോർ വിരോധാത് യുഗപത് അനുഷ്ഠാനം ന സംഭവതീരി ഭിന്നപുരുഷാനുഷ്ഠേയത്വം ഭഗവത പുനമുക്തം സ്യാത് തതോയം പ്രശ്ന ഉപന്ന ജായസി ചെയ്തിരിക്കുക. ഒരു വ്യക്തിക്ക് ജ്ഞാനവും കർമ്മവും പരസ്പര വിരുദ്ധമായതുകൊണ്ട് ഒരേ സമയം അനുഷ്ഠിക്കാൻ കഴിയത്തില്ല. ഇത് രണ്ടുപേരാണ് അനുഷ്ഠിക്കേണ്ടത്, ഭിന്ന പുരുഷാനുഷ്ഠേയത്വം. അത് ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ ചോദ്യം ശരിയാണ് ജയസി എന്ന് മറ്റൊരു പക്ഷത്തെ പറയുന്നു. ഇനി അവിവേകത പ്രശ്ന കൽപ്പനായാമവി ഭിന്ന പുരുഷാനുഷ്ഠായത്വേന ഭഗവത പ്രതിവചന. ഇനി ഭഗവാൻ പറഞ്ഞതൊന്നും മനസ്സിലാകാതെ അർജുനൻ സ്വന്തം അവിവേകം കൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും എന്ന് കൽപ്പിക്കുന്നതോ അതും ശരിയല്ല. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ മറുപടി എന്താണ്? ഇത് രണ്ടുപേർ അനുഷ്ഠിക്കേണ്ട ഒരാളല്ല എന്ന് പറയുന്ന ആ മറുപടി യോജിക്കത്തില്ല. അവിവേകം കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വന്നതെങ്കിൽ. എന്നുവെച്ചാൽ ജ്ഞാന നിമിത്തം ഭഗവത് പ്രതിവേദനം കൽപ്പിക്കും. ഇനി ഭഗവാൻ മറുപടി പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിലോ? എല്ലാ പക്ഷവും ചിന്തിക്കുകയാണ്, അർജുനൻ അറിവില്ലായ്മ കൊണ്ട് ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാകത്തില്ല. ഇനി മറുപടി പറഞ്ഞയാള് അറിവില്ലാതെ ഒരു മറുപടി പറഞ്ഞാണെങ്കിലോ? അതും ശരിയല്ല. ഭഗവാനിൽ അറിവില്ലായ്മ ആരോപിക്കാൻ പറ്റത്തില്ല. അസ്മാച്ച ഭിന്ന പുരുഷാനുഷ്ഠേയത്വേന ജ്ഞാന കർമ്മനിഷ്ഠയോർ ഭഗവത പ്രതിവചന ദർശനാ ജ്ഞാന കർമ്മണോഹോ സമുച്ചയാനുപത്തി. അതുകൊണ്ട് തന്റെ സിദ്ധാന്തം എല്ലാ തരത്തിലും പൂർവക്ഷിയുടെ വായടച്ച് മറുപടി പറഞ്ഞതിന് ശേഷം പറയുന്നു, ഭിന്ന പുരുഷാനുഷ്ഠേയത്വേന ജ്ഞാന കർമ്മനിഷ്ഠയോർ ഭഗവത പ്രതിവചന ദർശനാ. ഭഗവാന്റെ മറുപടി പ്രതിവചനം അതെങ്ങനെ കാണുന്നു? ഭിന്ന പുരുഷാനുഷ്ഠേയത്വേന. രണ്ട് വ്യക്തികളാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്, ഏത്? ജ്ഞാനനിഷ്ഠയും കർമ്മനിഷ്ഠയും. അതുകൊണ്ട് ജ്ഞാനകർമ്മണോഹു സമുച്ചയ അനുപത്തി. ജ്ഞാനകർമ്മ സമുച്ചയം ഒരു കാരണവശാലും സാധ്യമല്ല. തസ്മാത് കേവലാത് ജ്ഞാനാത് മോക്ഷ ഇത്യേഷോ അർത്ഥവോ നിശ്ചിതോ ഗീതാസു സർവോപനിഷസ്സുച്ച. നമ്മുടെ സിദ്ധാന്തം പൂർവപക്ഷത്തെ ഇതിലേക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇന്നില്ല. കാരണം ഈ പൂർവപക്ഷങ്ങളെല്ലാം അന്ന് ഉന്നയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ പൂർവപക്ഷങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. അതുകൊണ്ട് സിദ്ധാന്തം ഇതാണ്. എന്താണ്? തസ്മാത് കേവലാദേവ ജ്ഞാനാത് മോക്ഷ. കേവലമായ ജ്ഞാനം കൊണ്ടാണ് മോക്ഷം. ഇത്യേഷോ അർത്ഥോ നിശ്ചിതോ ഗീതാസ്. ഈ അർത്ഥം ഗീതയിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സർവ ഉപനിഷസ്സുച്ച, എല്ലാ ഉപനിഷത്തുകളിലും ഇതാണ് പറയുന്നത്. കേവലമായ ജ്ഞാനം കൊണ്ട് എന്നുവെച്ചാൽ കർമ്മസഹിതമായ ജ്ഞാനം കൊണ്ടല്ല മോക്ഷം. ജ്ഞാനമാണ് സാക്ഷാത് മോക്ഷത്തിന് കാരണമായിരിക്കുന്നത്. ജ്ഞാനകർമ്മണോഹോ ഏകം വത നിശ്ചിത്തീരി ഏക വിഷയായവ പ്രാർത്ഥന അനുപന്ന ഉഭയോഹു സംഭവി. അതുകൊണ്ടെന്താണ് ഏകം വത നിശ്ചിത്തി? അർജുനൻ പറയുന്നത് ഇതിലേതെങ്കിലും ഒന്ന് തറപ്പിച്ച് പറയും, ഉറപ്പിച്ച് എന്നോട് പറയുക എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഏക വിഷയ ഏവ പ്രാർത്ഥന, ഏതെങ്കിലും ഒന്നാണ് ആവശ്യപ്പെടുന്നത്, ഒന്നിനെ കുറിച്ച് മാത്രം. അതുകൊണ്ട് ഉഭയോഹോ സംഭവി. രണ്ടും ഭഗവാൻ ഉപദേശിച്ചിരുന്നുവെങ്കിൽ, രണ്ടും അർജുനന് സംഭവിക്കാമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുന്നത് ശരിയാകത്തില്ല. കുരു കർമ്മൈവ തസ്മാത്വം ഇതിച ജ്ഞാനനിഷ്ഠ അസംഭവം അർജുനസ്യ അവധാരണേന ദർശയിഷ്യതി. അത് മാത്രമല്ല ഭഗവാൻ വീണ്ടും പറയുന്നുണ്ട്, കുരു കർമ്മൈവ തസ്മാത്വം, നീ കർമ്മം തന്നെ ചെയ്യണം. കർമ്മ ഏവ, ഏവ എന്ന് പറയുന്ന അവധാരണമാണ്, നിശ്ചയമാണ്. ജ്ഞാനനിഷ്ഠ അസംഭവം, അർജുനനിൽ ഒരിക്കലും ജ്ഞാനനിഷ്ഠ സാധ്യമല്ല എന്നുവെച്ചാൽ സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠ അർജുനനിൽ അസംഭവമാണ് എന്നുള്ള കാര്യം ഏവ ശബ്ദം കൊണ്ടും പറയുന്നുണ്ട്. കർമ്മ ഏവ, അതിന്റെ അർത്ഥമായ അവധാരണം നിശ്ചയം, അതുകൊണ്ടും ബോധിപ്പിക്കുന്നു. അതുകൊണ്ടെന്താണ് ഇവിടെ ഈ മൂന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വൃത്തികാരന്റെ മതത്തെ നിഷേധിച്ചുകൊണ്ട് സ്വന്തം സിദ്ധാന്തത്തെ ഭാഷ്യകാരൻ ഉറപ്പിക്കുകയാണ്. ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം ഉണ്ടാകത്തുള്ളൂ. ഇനി ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു, ജായസി ചെയ്തി ജായസി ശ്രേയസി ചെയ്ത് കർമ്മണ സകാശ തേ തവ മത അഭിപ്രേത ബുദ്ധി ജ്ഞാനം ഹേ ജനാർദ്ദന ജായസി. അതിന്റെ അർത്ഥമാണ് പറയുന്നത് ശ്രേയസി, അതാണ് ശ്രേയസ്. ചേതി, അങ്ങനെയെങ്കിൽ എങ്ങനെ കർമ്മണ കർമ്മത്തെ അപേക്ഷിച്ച് തേ തവ മത അഭിപ്രേത, നിന്റെ അഭിപ്രായം കർമ്മത്തെ അപേക്ഷിച്ച് ബുദ്ധി എന്ന് വെച്ചാൽ ജ്ഞാനം, കർമ്മത്തെ അപേക്ഷിച്ച് ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്നാണ് നിന്റെ അഭിപ്രായമെങ്കിൽ എന്നാണ് ആ അവിടെ വ്യാഖ്യാനിച്ച. അവിടെ വീണ്ടും പറയുന്നു, യദി ബുദ്ധി കർമ്മണി സമുച്ചിതേ ഇഷ്ടേ തഥാ ഏകം ശ്രേയസ്സാധനമിതി കർമ്മണോ ജായസി ബുദ്ധിരിതി കർമ്മണോ അതിരിക്തകരണം ബുദ്ധേർ അനുപന്നം അർജുനേന കൃതം സ്യാത്. പറയുന്നു, ബുദ്ധി കർമ്മങ്ങളുടെ സമുച്ചയമാണ് ഇവിടെ താല്പര്യം, ഭഗവാന്റെ താല്പര്യമായിരുന്നുവെങ്കിൽ തദ്ദേകം ശ്രേയസ്സാധനമിതി, ഒന്നാണ് ശ്രേയസ്സിന് ഉപകരിക്കുന്നത്. കർമ്മണോ ജായസി ബുദ്ധിരിതി, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന്. കർമ്മണോ അതിരിക്തകർ, കർമ്മത്തിൽ നിന്ന് ബുദ്ധിയെ വേർതിരിച്ച് ചെയ്യുന്നത്, വേർതിരിക്കുന്നത് അർജുനൻ. ബുദ്ധി അനുപന്നം അർജുനനെ കൃതസ്യാത്, അർജുനന് ചെയ്തത് ശരിയാകത്തില്ല. പക്ഷെ അർജുനൻ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, കർമ്മത്തിൽ നിന്ന് ബുദ്ധിയെ വേർതിരിച്ചിരിക്കുന്നു. അതുകൊണ്ടിവിടെ സമുച്ചയമല്ല അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തദൈവ തസ്മാത് ഫലത്തോ അതിരിക്തസ്യ, ഒന്ന് തന്നെ അതിൽ നിന്ന് വേറിടത്തില്ല. ഇവിടെ കർമ്മത്തിൽ നിന്ന് ജ്ഞാനത്തെ വേർതിരിക്കുകയാണ് അർജുനൻ. അതുകൊണ്ട് രണ്ടും രണ്ട് തന്നെയാണ്. തഥാച കർമ്മണ ശ്രേയസ്കരി ഭഗവതോക്ത ബുദ്ധി, അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠം തന്നെയാണ് ഭഗവാനോട് ഉപദേശിച്ചതായ ബുദ്ധി ജ്ഞാനം. അശ്രേയസ്കരം ച കർമ്മ, കർമ്മമാണെങ്കിലോ അത് ശ്രേയസ്സിന് നൽകുന്നതല്ല, മോക്ഷത്തെ നൽകുന്നതല്ല. തത്കുറവീരി മാം പ്രതിപാദയിരി, അത് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെടുന്നു. തത് കിം കാരണം, അതിനെന്താണ് കാരണം. ഇതി ഭഗവത ഉപാലംഭം ഇവ കുറവൻ, അതുകൊണ്ട് ഭഗവാനെ കുറ്റപ്പെടുത്തുന്നത് പോലെ തന്റെ ആശയം പ്രകടിപ്പിച്ചുകൊണ്ട് തത് കിം കസ്മാത് കർമ്മണി ഘോരേ ക്രൂരേ ഹിംസാലക്ഷണെ മാം നിയോജയസി കേശവ, എന്തിനാണ് അങ്ങ് ക്രൂരമായ ഈ ഹിംസയിൽ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് അർജുനൻ ചോദിക്കുന്നു. ഇത് ചെയ്ത ആഹാ തച്ഛനോദ്യതേ, സമുച്ചയമാണ് ഇവിടെ അഭിപ്രായപ്പെട്ടിരുന്നെങ്കിൽ ഈ ചോദ്യവും ശരിയാകത്തില്ല. അതുകൊണ്ടിവിടെ ഭാഷകാരൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, കർമ്മവും ജ്ഞാനനിഷ്ഠയും, കർമ്മയോഗവും ജ്ഞാനനിഷ്ഠയും അത്യന്തം ഭിന്ന അധികാരികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് അജ്ഞന് വേണ്ടിയുള്ളതാണ്. കർമ്മയോഗം ചിത്തശുദ്ധി വന്നവനാണ് ജ്ഞാനനിഷ്ഠ. ഇത് ഒരു സമയം ഒരാൾക്ക് സാധ്യമല്ല. സ്മാർത്തേനൈവ കർമ്മണ സമുച്ചയ സർവേഷാം ഭഗവത ഉക്ത അർജുനേന ച അവധാരിതശ്ചേ തത് കിം കർമ്മണി ഘോരേ മാ നിയോജയസി ഇത്യാദി കഥം യുക്തം വചനം. ഇനി സ്മാർത്ത കർമ്മം, സ്മൃതിയിൽ പറയപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ, ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, പിന്നെ ലൗകിക കർമ്മങ്ങൾ, മൂന്ന് തരത്തിലാണ് കർമ്മങ്ങൾ പ്രധാനമായിട്ടുള്ളത്. അതിന് ശ്രൗത കർമ്മവുമായിട്ട് സമുച്ചയം സാധ്യമല്ല. ഇനി സ്മൃതിയിൽ സ്മാർത്ത കർമ്മമാണ് യുദ്ധവും മറ്റും. സമുച്ചയ സർവേഷാം ഭഗവത ഉക്ത, അതാണ് എല്ലാവർക്കും വേണ്ടി ഭഗവാൻ പറഞ്ഞത്. അർജുനേന ച അവധാരിതശ്ചേത് എന്ന് അർജുനൻ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ തത് കിം കർമ്മണി ഘോരീമാ നിയോജയസി, അങ്ങെന്തിനാണ് എന്നെ ക്രൂരമായ കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നത് ഇത്യാദി കഥം യുക്തം വചനം. ഈ ചോദ്യം ശരിയാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ജ്ഞാന കർമ്മവും ഭിന്നാധികാരികൾക്ക് വേണ്ടി വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് അർജുനൻ മനസ്സിലാക്കിയിട്ടാണ് ഭഗവാനോട് ചോദിക്കുന്നത്, അങ്ങ് എന്തിനാണ് എന്നെ ഘോരമായ ഹിംസാത്മകമായ യുദ്ധത്തിൽ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത് പ്രധാനമായിട്ടും ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കാം. ജനാർദ്ദന, അല്ലയോ ഭഗവാനെ, കർമ്മണ കർമ്മത്തെ അപേക്ഷിച്ച് ബുദ്ധി ജ്ഞാനം ജായസി ശ്രേഷ്ഠമാണ് എന്ന് തേ മതാസി ആണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ, എന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെയിരിക്കെ കേശവാനയോ ഭഗവാനെ മാം എന്നെ ഘോരേ കർമ്മണി യുദ്ധത്തിൽ ഘോരമായ കർമ്മത്തിൽ യുദ്ധത്തിൽ കിം നിയോജയിച്ച് എന്തിന് പ്രേരിപ്പിക്കുന്നു എന്തിനാണ് അങ്ങനെ ഈ ക്രൂരമായ യുദ്ധത്തിൽ പ്രേരിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും ഈ അർജുനന്റെ ഈ ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. അർജുനന് മനസ്സിലായത് ഭഗവാൻ അർജുനനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാണ്. അതാണ് ഘോരമായ കർമ്മത്തിന് എന്നാണ് അർജുനൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം അർജുനോട് പറഞ്ഞു, ജ്ഞാനം ശ്രേഷ്ഠമാണ്, എന്നെ എന്തിനതിനെ പ്രേരിപ്പിക്കുന്നു. ഇനി വരുന്ന ശ്ലോകങ്ങളെല്ലാം ഇതിന് സമാധാനമായിട്ടാണ്. അതായത് ഇനി വരുന്ന ഭാഗങ്ങളെല്ലാം കർമ്മയോഗത്തെക്കുറിച്ച് തന്റെ പ്രേരണ എങ്ങനെയാണ്, എന്തിലാണ് താൻ പ്രേരിപ്പിക്കുന്നത്, എന്താണ് കർമ്മയോഗം, അതിന്റെ വിശദീകരണമാണ് ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം. അർജുന ഉവാച ജായസി ചേ കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ശങ്കരഭാഷ്യം കിഞ്ച വ്യാമിശ്രേണേതി വ്യാമിശ്രേണേവ യദ്യപി വിവിക്തവിധായി ഭഗവാൻ തഥാപി മമ മന്ദബുദ്ധേഃ വ്യാമിശ്രമിവ ഭഗവത് വാക്യം പ്രതിഭാതി. യദ്യപി വിവിക്ത അഭിതായി ഭഗവാൻ, ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് ഭഗവാൻ വാസ്തവത്തിൽ വ്യക്തമായി തന്നെയാണ് പറഞ്ഞത്, വിവിക്തമായി വേർതിരിച്ച് കൂടിക്കലരാതെ അഭിതായി പറയുന്നവനാണ് ഭഗവാൻ. തഥാപി അർജുനനെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ മമ മന്ദബുദ്ധേഹി മന്ദബുദ്ധിയായിരിക്കുന്ന സൂക്ഷ്മബുദ്ധി അല്ലാതിരിക്കുന്ന എനിക്ക് വ്യാമിശ്രം ഇവ പരസ്പരം കൂടിക്കലർന്നത് പോലെ ഭഗവത് വാക്യം പ്രതിഭാതി, അതായത് സമുച്ചയമാണ് ഉപദേശിച്ചത് എന്നതുപോലെ എനിക്ക് തോന്നുന്നു എന്നാണ്. എന്നുവെച്ചാൽ ഇവിടെ മന്ദബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത് സമുച്ചയവാദി ഉദ്ദേശിച്ചിട്ടാണ് അർജുനനെ നിമിത്തമാക്കി പറഞ്ഞിരിക്കുകയാണ്. സമുച്ചയവാദി മന്ദബുദ്ധിയാണ്, ജ്ഞാനകർമ്മങ്ങൾ സമുച്ചയിച്ചനുഷ്ഠിക്കണമെന്ന് ധരിച്ചിരിക്കുന്നവൻ മന്ദബുദ്ധിയാണെന്നാണ്. തേന മമ ബുദ്ധി മോഹയസീവ, അതുകൊണ്ട് എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. മമ മന്ദബുദ്ധി വ്യാമോഹ അപനയനായ ഹി പ്രവൃത്ത ത്വം തു കഥം മോഹേശി. ഇവിടെ കുറ്റപ്പെടുത്തുന്നത് പോലെ ഭഗവാനെ, മമ മന്ദബുദ്ധി, ഞാൻ മന്ദബുദ്ധിയാണ്, വ്യാമോഹ അപനയനായ വ്യാമോഹത്തെ അപനയം ചെയ്യുന്നതിന് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവൃത്ത ഒരുമ്പൊട്ടവനായ ത്വം നീ കഥം മോഹേശി, എന്നെ എന്തിനു മോഹിപ്പിക്കുന്നു. തത്വജ്ഞാനം കൊണ്ട് എന്റെ ബുദ്ധിക്ക് തെളിച്ച ഉണ്ടാക്കേണ്ട ആളാണ് അങ്ങ്, അങ്ങ് എനിക്ക് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു, അതെന്തിന്? അതോ ബ്രവീമി ബുദ്ധി മോഹയസീവ മീ മമീരി. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നു എന്താണ് ബുദ്ധിയും മോഹയസീവ, എന്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്നത് പോലെ, എന്റെ മനസ്സിന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് പോലെ എന്നാണ്. തൊന്തു ഭിന്ന കർത്തൃകയോർ ജ്ഞാനകർമ്മണോഹോ ഏക പുരുഷ അനുഷ്ഠാന അസംഭവം യതി മന്യസി. നീ ഭിന്ന കർത്തൃകയോ, രണ്ട് കർത്താക്കൾ രണ്ടുപേർ ചെയ്യേണ്ടതായ ജ്ഞാനകർമ്മങ്ങൾക്ക് ഏക പുരുഷ അനുഷ്ഠായ അസംഭവം, ഒരു പുരുഷനെ ധരിക്കാൻ അനുഷ്ഠിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്ന നീ, തത്രയവും സതി തത്രയോരേകം ബുദ്ധിം കർമ്മവാ ഇതമേവ അർജുനായ യോഗ്യം ബുദ്ധിശക്തി അവസ്ഥാനുരൂപം ഇതി നിശ്ചിത്യവദ ബ്രോഹി. അങ്ങനെയിരിക്കെ ഭഗവാൻ അറിയാം ഇത് ഒരു വ്യക്തിക്ക് ഒരേ കാലം അനുഷ്ഠിക്കാൻ സാധ്യമല്ല, എന്നറിയാമെന്നിരിക്കെ തത്രയവും സതി തയോരേകം ബുദ്ധിം കർമ്മവ, ഒന്നുകിൽ ജ്ഞാനം അല്ലെങ്കിൽ കർമ്മം. ഇതമേവ അർജുനസ്യ യോഗം, ഇതാണ് അർജുനന് യോഗ്യമായിരിക്കുന്ന എന്ന് ബുദ്ധി ശക്തി അവസ്ഥ അനുരൂപം നിശ്ചിത്യവത. അപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം അനുഷ്ഠിക്കണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെയാണ് വേണ്ടതുണ്ട്? ഒന്ന് ബുദ്ധി, മറ്റൊന്ന് ശക്തി, മറ്റൊന്ന് അവസ്ഥ. ഉപദേശം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് നൽകേണ്ടത് അയാളുടെ ബുദ്ധിക്കും അയാളുടെ അറിവിനും അയാളുടെ ശക്തിക്കും, എന്നുവെച്ചാൽ അയാളുടെ സാമർഥ്യം. ഈ കൊടുക്കുന്ന ഉപദേശം പ്രായോഗികമാക്കുന്നതിനുള്ള അയാളുടെ സാമർഥ്യം, പിന്നെ അയാളുടെ അവസ്ഥ. അയാളുടെ അവസ്ഥ ഇപ്പോൾ ഈ ഉപദേശത്തെ ഏകാഗ്രമായി മനസ്സിലാക്കുന്നതിനും പ്രായോഗികമായി അനുഷ്ഠിക്കുന്നതിനും പറ്റിയ അവസ്ഥയിലാണോ? ഇതിനനുരൂപമായിട്ട് വേണം ഒരു ഉപദേശം കൊടുക്കേണ്ടത്. അത് ജ്ഞാനത്തെ സംബന്ധിച്ചായാലും കർമ്മത്തെ സംബന്ധിച്ചായാലും ഒരു അധികാരിക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നോക്കണം: ബുദ്ധിയും ശക്തിയും അവസ്ഥയും. അതിന് അനുരൂപമായ രീതിയിൽ നിശ്ചിത്യവത ബ്രോഹി, ഒന്ന് തെളിച്ച് പറയണം എന്താ താൻ ചെയ്യേണ്ടത് എന്ന്. ഏന ജ്ഞാനേന കർമ്മണവ അന്യേതരേണ ശ്രേയോഹം ആപ്നുയാം പ്രാപ്നുയാം. അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും കൊണ്ടോ അന്യതരേണവ അഹം ശ്രേയോ ആപ്നുയാം, ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കും. അപ്പോൾ അർജുനൻ ആവശ്യപ്പെടുന്ന ഇതാണ്, എന്റെ ബുദ്ധിക്കും എന്റെ ശക്തിക്കും എന്റെ അവസ്ഥയ്ക്കും അനുരൂപമായ ഒന്നിനെ ഉറപ്പിച്ചു പറയണം, ഇന്നത് ചെയ്യണമെന്ന്. ഭഗവാൻ ഇവിടെ എന്താണ് പല ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. തത്വജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു, കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത് ഏതുകൊണ്ടാണ് ഞാൻ ശ്രേയസ്സിനെ പ്രാപിക്കേണ്ടത്, അത് തെളിച്ചു പറയണമെന്നാണ്. ഇത് ഈ കർമ്മനിഷ്ഠായ ഗുണഭൂതമഭിജ്ഞാനം ഭഗവതോക്തം സ്യാത്തത്കഥം തയോരേകം വദ ഇതി ഏക വിഷയ ഏവാർജുനസ്യ ശുശ്രൂഷാസി. ഭഗവാൻ ഇനി കർമ്മനിഷ്ഠയിൽ ഗൗണമായിട്ട് മുഖ്യമായി കർമ്മവും കുറച്ച് ജ്ഞാനവും ആണ് പറഞ്ഞു എന്നാണെങ്കിലോ, അങ്ങനെയും പറഞ്ഞിട്ടില്ല എന്നത്. കഥം തയോരേകം വദ ഇതിലേതെങ്കിലും ഒന്ന് പറയും എന്ന് ഏക വിഷയായി അർജുനസ്യ ശുശ്രൂഷാസ്യ ശുശ്രൂഷ ശ്രവണേച്ഛ. അർജുനൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? അർജുനന്റെ ചോദ്യം എന്താണ്? ഏതിൽ തയോരേകം വദ, ഇതിലേതെങ്കിലും ഒന്ന് പറയും, എനിക്കൊന്നാണ് അറിയേണ്ടത്, രണ്ടും കൂടിയല്ല എന്നാണ്. നഹി ഭഗവത പൂർവമുക്തം അന്യതര ഏവ ജ്ഞാനകർമ്മ നൈവദ്വയം ഇതി ഏന ഉഭയപ്രാപ്തി അസംഭവം ആത്മനോ മന്യമാന ഏകമാവ പ്രാർത്ഥന ചെയ്ത. ഭഗവാൻ പറഞ്ഞില്ല എങ്കിൽ, എന്ത് പറഞ്ഞില്ല എങ്കിൽ, ജ്ഞാനകർമ്മങ്ങളിൽ ഒന്ന്, രണ്ടിനെയും വേർതിരിച്ച് പറഞ്ഞു, ഞാൻ നിന്നോട് രണ്ടുമല്ല പറയുന്നത് എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏന ഉഭയപ്രാപ്തി അസംഭവം ആത്മനോ മന്യമാന, അതുകൊണ്ടാണ് അർജുനൻ സ്വയം കരുതുന്നത് രണ്ടും എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് ഏകമേവ പ്രാർത്ഥന ചെയ്ത ഒന്ന് ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ അർജുനൻ മനസ്സിലാക്കിയിരിക്കുന്നു, ഇത് രണ്ട് രണ്ടാണ്, ജ്ഞാനം വേറെയാണ് കർമ്മം വേറെയാണ് എന്ന് മനസ്സിലാക്കി അതുതന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അർജുനൻ ഒന്ന് ചോദിക്കുന്നത്, എന്തുകൊണ്ട് രണ്ടും തനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് അർജുനൻ വ്യക്തമായി ആവശ്യപ്പെടുന്നത് ഈ രണ്ടെണ്ണവും വേർതിരിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിൽ എന്താണ് താൻ ചെയ്യേണ്ടത്, ജ്ഞാനമാണോ കർമ്മമാണോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ഭാഷ്യകാരനോട് എന്താണ് പറയുന്നത്? ജ്ഞാനമാണോ കർമ്മമാണോ താൻ ചെയ്യേണ്ടതെന്ന് വേർതിരിച്ച് ചോദിക്കുന്നതുകൊണ്ട് രണ്ടും ഒരാൾക്ക് ഒരേ സമയം ചെയ്യാൻ സാധ്യമല്ല എന്നാണ്. ഇനി ശ്ലോകത്തിൽ നോക്കുക. വ്യാമിശ്രേണ ഇവ വാക്യേന കൂടിക്കലർന്നതുപോലെയുള്ള വാക്യത്താൽ മേ ബുദ്ധിം എന്റെ ബുദ്ധിയെ മോഹയസി ഇവ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. തത് അതുകൊണ്ട് ഏന അഹം ശ്രേയ ആപ്നിയാൻ ഏന ഏതെന്നുകൊണ്ടാണോ അഹം ഞാൻ ശ്രേയസിനെ പ്രാപിക്കേണ്ടത് തദ്ദേകം ആ ഒന്നിനെ നിശ്ചിത്യവത ഉറപ്പിച്ച് പറയൂ ശ്രേയസ്കരമായിരിക്കുന്ന എന്താണെന്ന് വ്യക്തമായി എന്നോട് ഉപദേശിക്കൂ എന്നാണ് യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദ്ദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനന്റെ ചോദ്യം യുദ്ധത്തെക്കുറിച്ചും ബന്ധുവധത്തെക്കുറിച്ചും മറ്റൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോ ഇത്രയും ഉപദേശം കഴിഞ്ഞു കഴിഞ്ഞപ്പോ അർജുനൻ കുറച്ചുകൂടി പുരോഗമിച്ചു. ഇവിടെ അർജുനൻ ചോദിക്കുന്നു എന്താണ് ജ്ഞാനകർമ്മങ്ങളെ കുറിച്ച്. ഭഗവാൻ പറഞ്ഞ ഉപദേശം അർജുനൻ കുറെ ധരിച്ചു കഴിഞ്ഞു. ഇതിൽ ഇപ്പൊ ചോദിക്കുന്ന എന്താണ് ശ്രേയസ്? ആദ്യം അർജുനൻ മോക്ഷത്തെക്കുറിച്ചല്ല ചോദിച്ചു, ഇവിടെ ഇപ്പോ മോക്ഷത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. നേരത്തെ മോക്ഷത്തെക്കുറിച്ച് ചോദിച്ചെങ്കിലും തൽക്കാല ദുഃഖം നിവൃത്തിക്കുള്ള ഉപായമാണ് ചോദിച്ചത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കർമ്മജ്ഞാനങ്ങളിൽ ഒന്നും. അങ്ങനെ അർജുനൻ കുറച്ചുകൂടി മുന്നോട്ട് കടന്നു ചിന്തിരിക്കുകയാണ്. അത് എനിക്ക് മോക്ഷത്തിന് ഉപകരിക്കുന്നത് ഏതാണ് താൻ അനുഷ്ഠിക്കേണ്ടത്, അതിനെ വേർതിരിച്ച് ഉപദേശിക്കണം എന്ന് കുറച്ചുകൂടി അർജുനൻ പുരോഗമിച്ച് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ഭഗവാന്റെ സമാധാനമാണ് അടുത്ത് പറയുന്നത്. ശ്രീ ഭഗവാൻ വാച്ച് ലോകേസ്മിൻ ദ്വിധ നിഷ്ഠ പുരാ പ്രോക്താമയാനഖ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം പ്രശ്നാനുരൂപമേവ പ്രതിവചനം ശ്രീ ഭഗവാൻ വാച. പ്രശ്നാനുരൂപം ചോദ്യത്തിന് അനുസരിച്ച് തന്നെയുള്ള പ്രതിവചനം മറുപടി ശ്രീ ഭഗവാൻ വാച. ഭഗവാൻ പറഞ്ഞു, അതാണ് അടുത്ത് പറയുന്നത്. ലോകേസ്മിൻ ശാസ്ത്രാർത്ഥ അനുഷ്ഠാന അധികൃതാനാം ത്രൈവർണികാനാം ദ്വിധ ദ്വിപ്രകാര നിഷ്ഠ സ്ഥിതി അനുഷ്ഠേയ താത്പര്യം പുരാപൂർവം സർഗാദു പ്രജാഹ സൃഷ്ട്വ താസാം അഭ്യുദയ നിശ്രേയസ പ്രാപ്തി സാധനം വേദാർത്ഥ സമ്പ്രദായം ആവിഷ്കൃവത പ്രോക്ത മയ സർവജ്ഞേന ഈശ്വരനെ ഈശ്വരേണ ഹി അനഖ അപാപ തത്ര കാസാനിഷ്ഠാ ദ്വിധ ഇത്യാഹ ജ്ഞാനേതി. ലോകേസ്മിൻ ഈ ലോകത്തിൽ ശാസ്ത്രാർത്ഥ അനുഷ്ഠാന അധികൃതാനാം ശാസ്ത്രാർത്ഥത്തെ ശാസ്ത്ര താല്പര്യത്തെ അനുഷ്ഠാന അധികൃതാനാം അനുഷ്ഠിക്കുന്നതിന് അധികാരികളായിട്ടുള്ളവർ ഉള്ളവർ ആരാണ്? ത്രൈവർണികാന ത്രൈവർണികന്മാർക്ക് വേണ്ടി മൂന്ന് വർണ്ണത്തിലും പെട്ടവർ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ അങ്ങനെ മൂന്ന് വർണ്ണത്തിൽ പെട്ട ഇത് അന്നത്തെ സമ്പ്രദായമാണ്. ശങ്കരാചാര്യർ എവിടെ അദ്വൈതം പറഞ്ഞാലും ശരി, അവിടെ ഉടൻ ഈ വർണ്ണവും ആശ്രമവും വരും. ത്രൈവർണികന്മാരെയും ചതുരാശ്രമികളെയും വിട്ടിട്ട് ശങ്കരാചാര്യർക്ക് ഒരു അദ്വൈതമില്ല. അതായിരുന്നു ശങ്കരാചാര്യരുടെ സാമൂഹിക കാഴ്ചപ്പാടതായിരുന്നു. ഈ തത്വങ്ങൾ പ്രാവീകമാക്കേണ്ടത് ഈ വർണ്ണവ്യവസ്ഥയിലും ആശ്രമവ്യവസ്ഥയിലും എന്നുള്ളതാണ്. അതിനാണ് ഇവിടെ ഇപ്പോൾ ഗീതയിൽ ശ്ലോകത്തിൽ ത്രൈവർണികനെന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ ഭാഷ്യത്തിൽ വന്നപ്പോൾ അത് പറഞ്ഞു. അതെവിടെയെല്ലാം സന്ദർഭം വരുന്നുണ്ടോ അവിടെയെല്ലാം പറയും. ഇതിനും വ്യക്തമായി അപശൂദ്രാധികരണത്തിനും മറ്റു ഭാഗങ്ങളിലും എല്ലാം പറയുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ഈ ശാസ്ത്രങ്ങളെല്ലാം നിലനിന്നിരുന്ന കാലത്തിൽ ഉണ്ടായിരുന്ന ആ സാമൂഹ്യ വ്യവസ്ഥയെ അനുസരിച്ച് അന്നങ്ങനെ പറഞ്ഞാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുള്ള ഈ തത്വചിന്തയിൽ ആ തത്വചിന്തയെ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള പല കാരണങ്ങൾക്കും ഇന്ന് പ്രസക്തിയില്ല. അതാണ് അതിലൊന്നാണ്. അതായത് ഒന്ന് വൈദിക കർമ്മം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു. അദ്വൈതം പറയുന്നിടത്ത് അതൊരു മുഖ്യ ചർച്ചാ വിഷയമായി വരും, അതിനൊന്ന് പ്രസക്തിയില്ല. അതുപോലെ തന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച വരുന്ന ഒരു കാര്യമാണ് ഈ വർണ്ണത്തെക്കുറിച്ച് പറയുന്നത്. അതിനും ഇന്ന് യാതൊരു പ്രസക്തിയില്ലാത്ത കാര്യമാണ്. ഇന്ന് അവർ ഈ പറയുന്ന വർണ്ണവ്യവസ്ഥയിലല്ല മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ആചാര്യസ്വാമികൾ പറയുന്നതനുസരിച്ച് അധികൃതാന അധികാരികൾ എന്ന് പറയുന്ന ഈ മൂന്ന് പേരേ ഉള്ളൂ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. ബാക്കിയുള്ളവർക്ക് ഇതിന് അധികാരമില്ല, ശൂദ്രന് അധികാരമില്ല, സ്ത്രീയുടെ കാര്യം പിന്നെ പറയാനുണ്ട്. അവർക്കൊന്നും ഇതിനധികാരം ഇല്ല എന്നുള്ളതാണ് അന്നത്തെ വ്യവസ്ഥ. അത് കേട്ടാലും കോപിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് അന്നത്തെ ഒരു വ്യവസ്ഥയാണ്. ശങ്കരാചാര്യടുത്ത് വിരോധം തോന്നേണ്ട കാര്യമില്ല, കാരണം ആ അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് പറഞ്ഞു. പിന്നെ ഇങ്ങനെയൊന്നും ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്, ഇതൊന്നും വായിച്ചിട്ടില്ലാത്തവരാണ്. അവരോട് നമ്മൾ തൽക്കാലം ക്ഷമിക്കുക എന്ന് വൃത്തിയുള്ളൂ. എന്തായാലും ഇപ്പോ ഇവിടെ ഇതിപ്പോ പറഞ്ഞിട്ടുണ്ട്, എന്താണ് വ്യക്തമായിട്ട് ത്രൈവർണികന്മാർക്ക് ഒരാവശ്യം ഇല്ല ഇത് പറയേണ്ട കാര്യം. ഭാഷ ശ്ലോകത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. എന്നാലും തന്റെ വക സംഭാവന എവിടെയൊക്കെ ഇത് തിരികെ കയറ്റാമോ അവിടെയെല്ലാം തിരികെ കയറ്റും. അത് അന്നത്തെ ഒരു രീതിയായിരുന്നു. അതിന് ഇത് ശങ്കരാചാര്യനും മാത്രമല്ല, രാമാനുജനും മാധുവിനും എല്ലാവരും ഇങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ അവരെല്ലാവരും കൂടെ ഈ വർണ്ണത്തെ വിട്ടെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് അന്നത്തെ ഒരു സമൂഹ വ്യവസ്ഥയിൽ അതിനെ വിട്ട് മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാണ്. എന്നാൽ ഇന്ന് അതൊക്കെ മാറും ഭാവിയിൽ. അപ്പോഴും ജനങ്ങൾ ഇതൊക്കെ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അന്ന് നമ്മളിത് ഇന്ന് പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നാളെയുള്ളവർ ഇതെങ്ങനെ ചിന്തിക്കും എന്നൊന്നും ചിന്തിക്കുന്നതിനുള്ള ദീർഘവീക്ഷണം ശങ്കരാചാര്യർക്കും ഇല്ലാതെ പോയി. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഭാവിയെ കണ്ടില്ല. ഭാവിയെ കണ്ടുകൊണ്ടല്ല, അന്നത്തെ വ്യവസ്ഥിതിക്കനുസരിച്ച് ആചാര്യസ്വാമികളും അതങ്ങനെ പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ദോഷം ഉണ്ടായിട്ടുണ്ട്. ഗുണമൊന്നും ഉണ്ടായിട്ടില്ല, ദോഷമേ ഉണ്ടായിട്ടുള്ളൂ. അത് മറ്റൊരു വിഷയമാണ്. ആ ഒരു സന്ദർഭത്തിൽ പിൽക്കാലത്ത് വന്ന ഒരുപാട് ആചാര്യന്മാർ ശങ്കരാചാര്യരെ വിമർശിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ ഈ കാഴ്ചപ്പാടിനോട് യോജിച്ചിട്ടില്ല, ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റാണെന്ന് പറയുന്നതിനുള്ള ആർജവം ഒരുപാട് ആചാര്യന്മാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. ഇന്ന് പിന്നെ അതിന് വലിയ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് നമുക്കത് വിടാം. ശങ്കരാചാര്യ പറയുന്ന ആ തത്വത്തെ മാത്രം സ്വീകരിക്കാം, അല്ലാതെ ശങ്കരാചാര്യന്റെ സാമൂഹ്യ വീക്ഷണത്തെ നമുക്കൊരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് പൂർണ്ണമായും തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രാർത്ഥ അനുഷ്ഠാന അധികൃതാനം, ശാസ്ത്രാർത്ഥത്തിന്റെ അനുഷ്ഠാനത്തിന് അധികാരികൾ, അധികൃതന്മാരെന്ന് വെച്ചാൽ അധികാരികൾ, അധികാരികളായിട്ടുള്ള ത്രൈവർണികാനാം, മൂന്ന് വർണ്ണത്തിനും പെട്ടു. വേറെ ചില ആൾക്കാർ ഇതിന് സമാനം പറയുന്നുണ്ട്, ശങ്കരാചാര്യരോടുള്ള സ്നേഹം കൂടുതലുണ്ട്, ബഹുമാനം കൂടുതലുണ്ട്. ഇത് പിൽക്കാലത്താരോ ഇതിന്റെ ഇടയ്ക്ക് എഴുതി ചേർത്താണ് അങ്ങനെ ചിലർ പറയുന്നുണ്ട്. അതും വലിയൊരു ഉദ്ധിതമാണ്. കാരണം അങ്ങനെ എഴുതി ചേർത്തെങ്കിൽ പാഠഭേദം വരും. ശങ്കരാചാര്യർ എഴുതിയതും പിൽക്കാലത്ത് എഴുതി ചേർത്തു, അങ്ങനെ ഒരു പാഠഭേദമില്ല. ഇത്രയും പുരാതനമായ ഉപലഭ്യമായിട്ടുള്ള ഒരു ഗീതയുടെ കൈയെഴുത്ത് പ്രതികളിലോ ഒരിടത്തും തന്നെ ഇങ്ങനൊരു പാഠഭേദമില്ല. ഇത് എഴുതാത്ത ഒരു ഗീതയും ഇതെഴുതിയ ഭാഷയും അങ്ങനെ രണ്ടില്ല. അങ്ങനെ പിൽക്കാലത്ത് ആരെങ്കിലും എഴുതി ചേർത്തുകയാണെങ്കിൽ പാഠഭേദം വരും. എന്തുകൊണ്ട്? കാരണം ശങ്കരാചാര്യര് ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് എഴുതിയിട്ടിട്ട് പോയതല്ല. ശങ്കരാചാര്യർ ഇത് എഴുതിയും പ്രചരിപ്പിക്കുകയും ചെയ്തതാണ്. ഭാരതത്തിന്റെ നാല് ഭാഗത്തും മഠങ്ങൾ സ്ഥാപിച്ച് അവിടെയെല്ലാം ഈ അധ്യയന പരമ്പര തന്നെ ഉണ്ടാക്കി പല ഭാഗങ്ങളിലായിട്ട് ഇത് സന്യാസിമാരുടെ പരമ്പരയിൽ അധ്യയനം ചെയ്തു ശങ്കര മഠങ്ങളിലൂടെ അന്നു മുതൽ. അതാണ് ആനന്ദഗിരിയും മറ്റും. അതിന് അക്കാലത്ത് തന്നെ ശങ്കരാചാര്യ ശിഷ്യന്മാരൊക്കെ അക്കാലത്ത് തന്നെ ഇതിന് വ്യാഖ്യാനങ്ങൾ എഴുതി. ആ വ്യാഖ്യാതാക്കളും എല്ലാം ഇത് തന്നെ തുടരുന്നുണ്ട്. അതുകൂടാതെ ഗൃഹസ്ഥന്മാരുടെ പരമ്പരയിൽ ഇത് അധ്യയനം ചെയ്തു. ശങ്കരാചാര്യർ എല്ലാ സ്ഥലങ്ങളിലും പോയി വാദത്തിൽ മറ്റുള്ളവരെ പരാജയപ്പെടുത്തി. അപ്പൊ ഈ ഭാഷ്യമെന്ന് പറയുന്നത് ശങ്കരാചാര്യ ജീവിച്ചിരിക്കുക തന്നെ സർവത്ര പ്രചരിച്ചാണ്. അങ്ങനെ പ്രചരിച്ചു കഴിഞ്ഞാൽ പ്രചരിക്കുക എന്ന് വെച്ചാൽ അന്നങ്ങനെ ഇതെല്ലാം എഴുതി സൂക്ഷിക്കുകയായിരിക്കും ഓലയിലും മറ്റും. അങ്ങനെ എഴുതി സൂക്ഷിച്ച ഈ ഭാഷ്യങ്ങൾ ഭാരതം മുഴുവൻ തേടി നടന്ന് പിടിച്ച് ഇതിനെല്ലാം തിരുത്തണം. അല്ല, എവിടെയെങ്കിലും ഒരിടത്ത് തിരുത്തിയാൽ പറ്റില്ല. ഒരാൾ ഇരുന്ന് തിരുത്തുക എന്ന് പറയുന്നത് അസംഭവമാണ്. ഇന്നും സാധ്യമല്ല, അന്നും സാധ്യമാണ്. കാരണം അത്രയും പ്രചരിച്ചു പോയോ എന്ന് അങ്ങനെ തിരുത്തി കഴിഞ്ഞാൽ തിരുത്താതെ ഏതെങ്കിലും എവിടെയെങ്കിലും അവശേഷിക്കും. അപ്പോൾ രണ്ടു തരത്തിൽ പാഠം വരും. അതുകൊണ്ടാണ് ഇത് ആരും പിൽക്കാലത്ത് എഴുതി ചേർത്തതല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമെന്നുള്ളത്. ശങ്കരാചാര്യർ ആണിത് എഴുതിയെങ്കിൽ അത് ഒരാൾ തന്നെയാണ്, വേറൊരാൾ ഇത് കൈവച്ചിട്ടില്ല. പിന്നെ ഈ പരമ്പരയായി പഠിപ്പിക്കുന്ന അന്നു മുതൽ ഈ അദ്വൈതം പഠിപ്പിച്ചു വരുന്ന മഠങ്ങളിൽ, ശൃംഗേരി മഠം പോലെയുള്ള സ്ഥലങ്ങളിൽ അവർ സൂക്ഷിച്ചിരിക്കുന്ന വളരെ പ്രാചീനമായ താളിയോല ഗ്രന്ഥങ്ങളിലുമെല്ലാം പാഠം ഇങ്ങനെ തന്നെയാണ്. അത് അതിലൊന്നും ഒരു മാറ്റമില്ല. അത് ശങ്കരാചാര്യടുത്ത് നേരിട്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് അവരെല്ലാം വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ്. ശങ്കരാചാര്യ രീതിയാണ്, ഒരു തരത്തിലുള്ള പാഠഭേദങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ശങ്കരാചാര്യയുടെ പരമ്പര വന്നിട്ടുള്ള സുരേശ്വരാചാര്യര്, പത്മപാദാചാര്യർ, അവരുടെ വ്യാഖ്യാനങ്ങൾ, ആനന്ദഗിരിയുടെ വ്യാഖ്യാനം, ഭാമതികാരന്റെ വ്യാഖ്യാനം, വിദ്യാരണ്യ സ്വാമികൾ, ഇങ്ങനെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ശങ്കരാചാര്യന്മാർ, സർവജ്ഞാൻഭൂമിനി, എത്രയോ പേര്, അവരുടെ എല്ലാം വ്യാഖ്യാനങ്ങളിലെല്ലാം ഈ ഒരു കാര്യത്തിൽ, ഈ ത്രൈവർണികൻ എന്ന് പറയുന്ന ഭാഗത്ത് ആരും തന്നെ യാതൊരു മാറ്റത്തിനും ഇതുവരെയും വരുമ്പെട്ടിട്ടില്ല. അതുകൊണ്ടും ഇത് ശങ്കരാചാര്യരുടെ സംഭാവന തന്നെയാണ്, വേറെ ആരും ഇടയ്ക്ക് എഴുതി ചേർത്തതല്ല. അങ്ങനെ വരുന്നത് മഹാബദ്ധമാണ്, വിഡ്ഢിത്തമാണ് എന്ന് തന്നെ ധരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പാഠഭേദം ഇത്. അതേസമയം നമ്മുടെ മഹാഭാരതത്തിനും രാമായണത്തിനും കാവ്യങ്ങൾക്കും കാളിദാസ കൃതികൾക്ക് പോലും പാഠഭേദങ്ങൾ ധാരാളമാണ്. പലതരത്തിലുള്ള പ്രക്ഷിപ്ത ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തും വിട്ടും പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തിനും മനുസ്മൃതിക്ക് പോലും ഉണ്ട്. പക്ഷെ ശാങ്കര ഭാഷയത്തിന് അങ്ങനെ പാഠഭേദം ഇന്നുവരെ ഒരിടത്തും ആരും കണ്ടെത്തിയിട്ടില്ല. പിന്നെ ചെറിയ വാക്കുകളിലൊക്കെ ചിലയിടത്ത് എഴുതിയത് വിട്ടുപോയതോ മറ്റോ ഒക്കെ വരാം. പക്ഷെ ഒരു വിഷയം ഈ വർണ്ണവ്യവസ്ഥയെക്കുറിച്ച് പറയുന്നിടത്ത് ആദ്യന്തം കാണുന്ന ഏകരൂപത്തിലുള്ള ഈ പാഠം, ഇതിന് മാറ്റം ഒരിടത്തും കണ്ടിട്ടില്ല. അത് ആചാര്യസ്വാമികൾ തന്നെ അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് എഴുതിയാണ്. അതിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മളത് സഹിക്കുക ആർജവത്തോടുകൂടി. അതല്ലാതെ അതിന് ന്യായീകരിക്കാൻ പോകുന്നതിന് യാതൊരു അർത്ഥമില്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അന്ന് ഭാഷയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രാർത്ഥ അനുഷ്ഠാനാധികൃതനാനും ത്രൈവർണികാനാം, ശാസ്ത്രാർത്ഥ അനുഷ്ഠാനത്തിന് അധികാരികളായിട്ടുള്ള ത്രൈവർണികന്മാർക്ക്, ഈ മൂന്ന് കൂട്ടർക്കേ അധികാരമുള്ളതെന്നാണ്. ഇത് ശരിക്കും ശങ്കരാചാര്യല്ല ഇതിന്റെ ചർച്ച തുടങ്ങിയിരിക്കുന്നത്. പൂർവമീമാംസയിലെ ജൈമിനീയ സൂത്രങ്ങൾ, അതിൽ അപശൂദ്ര അധികരണത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിനാരാണ് അധികാരികൾ? മനുഷ്യരാണോ അധികാരികൾ? ദേവന്മാരധികാരമുണ്ടോ? ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്തിട്ട് അവിടെ സമർത്ഥിക്കുകയാണ്. അവിടെയും പൂർവപക്ഷികളുണ്ട്, പലരും ആചാര്യന്മാർ അവിടെ തന്നെ ഇതിനെ എതിർക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും ഇതിന് അധികാരമുണ്ടെന്ന് ജൈമിനീയ മീമാംസയിൽ ചർച്ചയുണ്ട്. ജൈമിനീയ മീമാംസയിലാണ് ശരിക്കും അപശൂദ്രാധികരണം ആരംഭിക്കുന്നത്. അത് ആ ചർച്ച അവിടെ സമർത്ഥിക്കുന്നു. ഇന്ന ത്രൈവർണികർക്കേ ഇതിനധികാരമുള്ളൂ. എന്നിട്ട് ആ ചർച്ച തുടരുന്നതാണ് ബ്രഹ്മസൂത്ര ഉത്തരമീമാംസയിൽ, വ്യാസസൂത്രങ്ങൾ അവിടെ വീണ്ടും ആ ചർച്ച തുടരുകയാണ്. അതിനെ ഭാഷ്യകാരൻ അവസരം കിട്ടുന്നിടത്തല്ല. അതുമാത്രമല്ല, അദ്വൈതം എന്ന് പറയുന്ന ഒരു തത്വചിന്ത നിലനിൽക്കണമെങ്കിലും പ്രചരിക്കണമെങ്കിലും അതിന് ഈ വർണ്ണവ്യവസ്ഥ കൂടിയേ തീരൂ എന്നുള്ള പക്ഷത്തിൽ ഭാഷ്യത്തിൽ പല ഭാഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് ഭാഷ്യകാരന്റെ വളരെ വ്യക്തമായൊരു അഭിപ്രായമാണ്. ആരും കൂട്ടിച്ചേർത്തതോ അബദ്ധം പറ്റിയതോ ഒന്നുമല്ല. അങ്ങനെ ത്രൈവർണികാനാം, ശാസ്ത്രാർത്ഥ അനുഷ്ഠാനത്തിൽ അധികാരികളായിട്ടുള്ള ത്രൈവർണികന്മാർക്കും ദ്വിവിധ അതിപ്രകാര നിഷ്ഠാസ്ഥിതി, രണ്ടു തരത്തിലുള്ള നിഷ്ഠാസ്ഥിതി. അനിഷ്ടേയ താത്പര്യം പുരാപൂർവം സർഗാദു. അനിഷ്ടേയ താത്പര്യം അവരെന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള കാര്യം പൂർവം സർഗാദു പ്രജാ സൃഷ്ടി പ്രജകളെല്ലാം സൃഷ്ടിച്ചിട്ട് സൃഷ്ടികർത്താവ് താസം അഭ്യുദയ നിശ്രേയസ പ്രാപ്തി സാധനം. ആ പ്രജകൾക്ക് അഭ്യുദയത്തിനും നിശ്രേയസത്തിനും ഉതകുന്നതായ കാര്യങ്ങൾ ഇത് ഇതിന്റെ ആരംഭത്തിൽ ചർച്ച ചെയ്തതാണ്. വേദാർത്ഥ സമ്പ്രദായം ആവിഷ്കൃത, വേദാർത്ഥ സമ്പ്രദായത്തെ ആവിഷ്കരിക്കുന്നവനായ ഭഗവാൻ പ്രോക്ത പറഞ്ഞു, മയാ സർവജ്ഞേന ഈശ്വരേണ, സർവജ്ഞനായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന എന്നാൽ ഹേനഖ അപാപ അല്ലയോ പാപരഹിതനായവനെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേദാർത്ഥ സമ്പ്രദായമാണ് ഈ ജ്ഞാനനിഷ്ഠയും കർമ്മനിഷ്ഠയും എന്ന് പറയപ്പെടുന്ന ഈ രണ്ടെണ്ണം. അത് ഞാൻ തന്നെയാണ് ഉപദേശിച്ചത്. തത്ര കാസ നിഷ്ഠാദിവിധ, എന്താണ് ആ രണ്ട് നിഷ്ഠകൾ? കാസ നിഷ്ഠാദിവിധ, രണ്ടു തരത്തിലുള്ള നിഷ്ഠകൾ ഏതൊക്കെയാണ്? ഇത്യഹ ജ്ഞാനേതി. ഇതത്ര ജ്ഞാനയോഗീന ജ്ഞാനമേവ യോഗഹത്യേന സംഖ്യാന ആത്മാനാത്മവിഷയ വിവേക വിജ്ഞാനവതാം ബ്രഹ്മചര്യാശ്രമാദേവ കൃതസന്യാസാനാം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാനാം പരമഹംസ പരിവ്രാജകാനാം ബ്രഹ്മണ്യവ അവസ്ഥിതാനാം നിഷ്ഠാ പ്രോക്ത. ജ്ഞാനയോഗം ആർക്കു വേണ്ടിയാണ് ഉപദേശിച്ചിരിക്കുന്നത്? ജ്ഞാനയോഗേന, ജ്ഞാനമേവ യോഗത്തേന. ജ്ഞാനം തന്നെ യോഗം, ജ്ഞാനയോഗം. കർമ്മം തന്നെ യോഗം, കർമ്മയോഗം. ഇവിടെ ജ്ഞാനയോഗത്തെ കുറിച്ച് പറയുകയാണ്. സംഖ്യാന, ആരാണ് ഈ സംഖ്യന്മാരെന്ന് പറയുന്നത്? സാഖ്യദർശനത്തെ പിന്തുടരുന്ന കപിലന്റെ അനുയായികളല്ല ഇവിടെ സംഖ്യന്മാർ, മറിച്ച് ആത്മ അനാത്മ വിഷയ വിവേക വിജ്ഞാനമതാണ്. ആത്മ അനാത്മ വിഷയത്തെ വിവേകപൂർവം അറിയുന്നവർ, ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ച് അനാത്മ വസ്തുക്കളിൽ നിന്നും ആത്മാവിനെ ധരിക്കുന്നവർ. പിന്നെ എങ്ങനെയുള്ളവരാണ്? ബ്രഹ്മചര്യ ആശ്രമാദേവ കൃത സന്യാസാന, ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് തന്നെ സന്യാസം സ്വീകരിച്ചിട്ടുള്ളവർ. സന്യാസം ബ്രഹ്മചര്യത്തിൽ നിന്നും ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും ആകാം, അത് സ്മൃതി സമ്മതമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സ്മൃതികളിലല്ല മുഖ്യമായിട്ടവിടെ സന്യാസത്തെ കുറിച്ച് പറയുന്നത്. ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുള്ള സന്യാസത്തെ കുറിച്ചാണ്, ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം അത് കഴിഞ്ഞുള്ള സന്യാസത്തെ കുറിച്ചാണ് സ്മൃതികളിൽ പറയുന്നത്. പക്ഷെ ശങ്കരാചാര്യർ ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസത്തിന്റെ പക്ഷപാതിയാണ്. ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം അതാണ് വേണ്ടത്, അതാണ് ശ്രേഷ്ഠം. ജ്ഞാനനിഷ്ഠയ്ക്ക് അധികാരികൾ അങ്ങനെയുള്ളവരാണ് എന്ന്, അതായത് ശങ്കരാചാര്യന്റെ അഭിപ്രായത്തിൽ കർമ്മയോഗം ഗൃഹസ്ഥാശ്രമിക്കും, സന്യാസം ജ്ഞാനനിഷ്ഠയും, അതാണ്. ആ സന്യാസം എന്ന് പറയുന്നു ഗൃഹസ്ഥാശ്രമത്തിന് ശേഷമുള്ളതല്ല, ഗൃഹസ്ഥാശ്രമത്തിന് ശേഷമുള്ള സന്യാസം നിഷേധിച്ചിട്ടില്ല, പക്ഷെ മുഖ്യമായ സന്യാസം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബ്രഹ്മചര്യാദി ഏവ, ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് തന്നെ സന്യാസം, ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള സന്യാസമാണ്. ഇതിനാണ് ശങ്കരാചാര്യർ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ജ്ഞാനകർമ്മ സമുച്ചയം സാധ്യമല്ല എന്ന് പറഞ്ഞാൽ സന്യാസവും ഗാർഹസ്ഥ്യവും ഒരുമിച്ച് പറ്റത്തില്ല. ഗാർഹസ്ഥ്യം അജ്ഞാനിക്കുള്ളതാണ്, സന്യാസം ജ്ഞാനിക്കുള്ളതാണ്, ചിത്തശുദ്ധി വന്നവന് ഉള്ളതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ബ്രഹ്മചര്യ ആശ്രമത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അവിടെ പറഞ്ഞിട്ടുള്ള ശങ്കരാചാര്യന്റെ അഭിപ്രായം അനുസരിച്ച് ബ്രഹ്മചര്യ ആശ്രമത്തിൽ ചെയ്യാൻ വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഏത്? ത്രൈവർണികർക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ, അതായത് ശ്രൗതവും സ്മാർത്തവുമായിട്ടുള്ള കർമ്മങ്ങൾ, അത്തരം കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ആ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് തന്നെ നേരിട്ട് സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുക, ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കേണ്ട എന്നുള്ള പക്ഷക്കാരനാണ് ശങ്കരാചാര്യ. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ അവിടെ കർമ്മം അനുഷ്ഠിക്കണം, അതാണ് കർമ്മയോഗം. അത് കഴിഞ്ഞ് പിന്നെ ചിത്തശുദ്ധി വന്നവന് ആ കർമ്മത്തിൽ നിന്ന് നേരെ സന്യാസത്തിലേക്കും പ്രവേശിക്കാം, അങ്ങനെയും പറയുന്നുണ്ട്. മുഖ്യമായിട്ട് സന്യാസം ബ്രഹ്മചര്യത്തിൽ നിന്നാണ് ശങ്കരാചാര്യ അഭിപ്രായം അനുസരിച്ച്. എന്നാൽ സ്മൃതികളിൽ അങ്ങനെയല്ല. സ്മൃതികളിൽ മുഖ്യ സന്യാസം എന്ന് പറയുന്നത് ഗാർഹസ്ഥ്യത്തിൽ നിന്നുള്ള സന്യാസമാണ്. ഇങ്ങനെ ശങ്കരാചാര്യർക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമുള്ളതാണ്. അതിലൊന്നാണ് ഈ ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം. ബ്രഹ്മചര്യ ആശ്രമാദേവകൃത സന്യാസാന, അതിൽ നിന്ന് തന്നെ വ്യവച്ഛേദിച്ച് പറയുകയാണ്. സന്യാസം സ്വീകരിച്ചിട്ടുള്ളവർക്ക് വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാന, വേദാന്ത വിജ്ഞാനത്തിൽ സുനിശ്ചിതമായ അർത്ഥത്തോടുകൂടി ഇത് പറയുന്നതിനും കാരണമുണ്ട്. അതായത് ബ്രഹ്മചര്യത്തിൽ ആണ് ധർമ്മജിജ്ഞാസ, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ബ്രഹ്മചര്യ ആശ്രമത്തിലാണ്. അത് ധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ വേദവിജ്ഞാനം ഇതിൽ സുനിശ്ചിതമായ അർത്ഥമുള്ള ധർമ്മജിജ്ഞാസുക്കൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു. ഇത് പഴയ വൈദിക സമ്പ്രദായം അനുസരിച്ചുള്ള രീതിയാണ്. ഇനി ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാത്തവരെന്ത് ചെയ്യുന്നു? അവർ ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് വേദാന്ത വിജ്ഞാനം, അതായത് ഉത്തരമീമാംസ, അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നു. ജൈമിനീയ മീമാംസയിൽ ഈ ഉത്തരമീമാംസയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. വ്യാസ മീമാംസയ്ക്ക് അവിടെ യാതൊരു പ്രാധാന്യവുമില്ല. അവിടെ കർമ്മ ജൈമിനീയ മീമാംസയ്ക്കാണ് പ്രാധാന്യം, കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം. അത് അറിഞ്ഞ് അത് അനുഷ്ഠിക്കണമെങ്കിൽ പിന്നെ ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് പറ്റൂ. കാരണം ഈ പറയുന്ന കർമ്മങ്ങൾ വലതും പത്നി സമേതനായിട്ടാണ് അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് അതും ഒരു കാര്യം സത്യമാണ്, അവിടെ എല്ലാം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതും പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കല്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇന്നത്തെ ചുറ്റുപാടുകളായിരുന്നില്ല അന്ന്, അന്നത്തെ ചുറ്റുപാടുകൾ വേറെ ആയിരുന്നു. അതുകൊണ്ട് അന്നത്തെ ആ രീതി അനുസരിച്ച് സ്ത്രീകൾക്ക് അല്ല, പുരുഷനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അവർ പത്നി സമേതനായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അതിനുവേണ്ടി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു, അവിടെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. അല്ല, ഇനി വേദാന്തത്തിലാണ് താല്പര്യമെങ്കിൽ, ഉപനിഷത്തിലാണ് താല്പര്യമെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു? ഉത്തരമീമാംസയിലേക്ക്, വ്യാസ മീമാംസയിലേക്ക് അവർ കടക്കുന്നു. അവിടെ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥമാണ്, വേദാന്തജ്ഞാനത്തിൽ നിശ്ചയമായ അർത്ഥബോധമുള്ളവരായി അവരെന്ത് ചെയ്യുന്നു? പരമഹംസ പരിവ്രാജകാന, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു. അവിടെ കർമ്മത്തെ സ്വീകരിച്ചിട്ടല്ല ഉപേക്ഷിക്കുന്നത്, കർമ്മങ്ങളെ സ്വീകരിക്കാതെ തന്നെ ഉപേക്ഷിക്കുന്നു. ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കാതെ അവരെന്ത് ചെയ്യുന്നു? ബ്രഹ്മണ്യവ അവസ്ഥിതാന, അവർക്ക് പിന്നെ കർമ്മനിഷ്ഠയില്ല, ഗൃഹസ്ഥാശ്രമനിഷ്ഠയില്ല, ബ്രഹ്മനിഷ്ഠയിൽ ആണ്. ബ്രഹ്മണ്യവ അവസ്ഥിതാന, ബ്രഹ്മനിഷ്ഠയിൽ, ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നേരത്തെ ശ്രവണ മനന നിധ്യാസനങ്ങളിൽ ഉള്ള നിഷ്ഠ, അതിനെ പറയും. ചിലപ്പോൾ ബ്രഹ്മ അനുഭൂതിയിലിരിക്കുന്നതിനും ബ്രഹ്മനിഷ്ഠ എന്ന് പറയും. അല്ലെങ്കിൽ ശ്രവണ മനന നിധ്യാസനങ്ങളിലുള്ള നിഷ്ഠ, ആ നിഷ്ഠ അത് പറഞ്ഞു, ജ്ഞാനയോഗേന അതും പറഞ്ഞു എന്നാണ്. കർമ്മയോഗേന അടുത്ത് പറയുന്നു, കർമ്മേവ യോഗ കർമ്മയോഗ തേന കർമ്മയോഗീന യോഗിന കർമ്മിണ നിഷ്ഠ പ്രോക്ത. ഇനി മറ്റൊരു കൂട്ടർക്ക് നേരത്തെ പറഞ്ഞുള്ള ബ്രഹ്മചര്യ ആശ്രമാദേവ കൃത സന്യാസാന എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ കർമ്മയേവ യോഗ കർമ്മയോഗം എന്ന് പറയുന്നത് ഗൃഹസ്ഥന് വേണ്ടിയിട്ടാണ്. തേന കർമ്മയോഗേന യോഗിനാം കർമ്മിണ, യോഗി എന്ന് വെച്ചാൽ ഇവിടെ കർമ്മികളാണ്. കർമ്മത്തെ യോഗമായി അനുഷ്ഠിക്കുന്നത് കൊണ്ട് അവരെ യോഗികളെന്ന് വിളിക്കുന്നു. നിഷ്ഠ പ്രോക്ത, അവർക്കുള്ള നിഷ്ഠയും പറഞ്ഞു. ഇത് അജ്ഞന്മാർക്കാണ്. അവർ പൂർവ്വ മീമാംസയെ കുറിച്ച് വിചാരം ചെയ്തു. അപ്പോൾ അവർക്ക് സ്വർഗാദികളുടെ ആഗ്രഹം ഉണ്ടാകുന്നു, ഈ ലോകത്തിൽ തന്നെ പശുപുത്രാദികളുടെ ആഗ്രഹം വരും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? കർമ്മ നിഷ്ഠന്മാരാകുന്നു. അവർക്ക് കർമ്മയോഗത്തെ ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു കൊണ്ട് അനുഷ്ഠിക്കുന്നതിന് ഉപദേശിച്ചു. അതുകൊണ്ടെന്താണ്, ഒരു വ്യക്തിക്ക് ഒരു കാലത്ത് ഇത് അനുഷ്ഠിക്കാൻ സാധ്യമല്ല. അതാണ് അടുത്ത് പറയുന്നത്, യതിച്ച ഏകേന പുരുഷേന ഏകസ്മൈ പുരുഷാർത്ഥായ ജ്ഞാനം കർമ്മച സമുച്ചിത്യാനുഷ്ഠേയം ഭഗവത ഇഷ്ടം ഉക്തം വക്ഷ്യമാണം വ ഗീതാസു വേദേഷു ച ഉക്തം കഥം ഇഹ അർജുനായ ഉപസന്നായ പ്രിയായ വിശിഷ്ട ഭിന്ന പുരുഷ കർത്തൃകേ ഇവ ജ്ഞാനകർമ്മനിഷ്ഠേ പ്രിയ പറയുന്നു. യതിച്ച ഏകേന ഒരുവൻ പുരുഷേണ, ഒരു പുരുഷൻ, ഏകസ്മീ പുരുഷാർത്ഥായ, ഒരു പുരുഷാർത്ഥത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ കർമ്മം ചിത്തശുദ്ധിക്ക് വേണ്ടിയും ജ്ഞാനം മോക്ഷത്തിന് വേണ്ടിയാകാം, അങ്ങനെയല്ല, ഒരു പുരുഷാർത്ഥത്തിന് വേണ്ടി ഒരു വ്യക്തി ജ്ഞാനം കർമ്മച്ച സമുച്ചിത്യ അനുഷ്ഠേയം, ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് അനുഷ്ഠിക്കണം എന്ന് ഭഗവതാ ഇഷ്ടം, അതാണ് ഭഗവാന്റെ താല്പര്യം അത് തന്നെയാണ് ഉക്തം പറഞ്ഞത്, ഭക്ഷ്യമാണം വായിനി പറയാൻ പോകുന്നതും അതാണ്. ഗീതാസ് വേദേഷിലും ഗീതയിലും വേദങ്ങളിലും ഒക്കെ അതാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കഥം ഇഹ ഇവിടെ ഈ ഗീതയിൽ അർജുനായ അർജുനൻ ഉപസന്നായ തന്നെ ആശ്രയിച്ചവനാണ്, പ്രിയായ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. വിശിഷ്ട ഭിന്ന പുരുഷ കർത്തൃകേവ ജ്ഞാനകർമ്മനിഷ്ഠയെ പ്രിയാ, എങ്ങനെ അർജുനന് വിശിഷ്ട ഭിന്ന പുരുഷ കർത്തൃകേ ഭിന്ന പുരുഷന്മാരനുഷ്ഠിക്കേണ്ടതായ ഈ ജ്ഞാനനിഷ്ഠയും കർമ്മനിഷ്ഠയും എങ്ങനെ അർജുനന് വേറിട്ട് ഉപദേശിക്കും. ഇവിടെ അർജുനൻ വേറിട്ട് ഉപദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭഗവാൻ ഒരിക്കലും ഇതിന്റെ സമുച്ചയത്തിലല്ല താല്പര്യം എന്നാണ്. ഇത് രണ്ടും വേറെ തന്നെയാണ്. ഇതി പുനർ അർജുനോ ജ്ഞാനം കർമ്മചദ്വയം ശ്രുത്വ സ്വയമേവ അനുഷ്ഠാസ്ഥിതി അന്വേഷാന്തു ഭിന്നപൃഷ്ഠാനുഷ്ഠേയതാം വക്ഷ്യാമീതി മതം ഭഗവത കൽപ്യത തഥാ രാഗദ്വേഷവാൻ അപ്രമാണഭൂതോ ഭഗവാൻ കൽപ്യത. ഇനി ഈ ജ്ഞാനവും കർമ്മവും ദ്വയം ശ്രുത്വ രണ്ടും കേട്ടിട്ട്, കാരണം അർജുനനോട് ഇപ്പൊ രണ്ടു ഉപദേശിച്ചത്, അർജുനനോട് രണ്ടു ഉപദേശിച്ചത് കൊണ്ട് അർജുനൻ രണ്ടും കേട്ടിട്ട് സ്വയമേവ അനുഷ്ഠാസ്ഥിതി അർജുനൻ എന്ത് ചെയ്യും? ഇത് രണ്ടും അനുഷ്ഠിക്കും. അന്വേഷാന്തോ മറ്റുള്ളവർക്കാണെങ്കിലോ ഭിന്ന പുരുഷ്ടാനുഷ്ഠേയതാം ഭക്ഷ്യാമി വേറെ വേറെയാണ് ഇത് അനുഷ്ഠിക്കേണ്ടത് എന്നാണ് മതം ഭഗവത ഭഗവാന്റെ അഭിപ്രായം എന്നാണെങ്കിലോ അത് കൽപ്പിയത എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാലോ തഥാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാഗദ്വേഷവാൻ ഭഗവാന് രാഗദ്വേഷം ഉണ്ടെന്ന് വരും. തനിക്ക് പ്രിയപ്പെട്ട അർജുനൻ ഒന്ന് പറഞ്ഞു, മറ്റുള്ളവർക്ക് വേറൊന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഒരു ഉപദേഷ്ടാവ് ഗുരു രാഗദ്വേഷമുള്ളവനാകാൻ പാടില്ല. അപ്രമാണഭൂതോ ഗുരുവിനെ ആരും അപ്പോൾ പ്രമാണമായി സ്വീകരിക്കത്തില്ല എന്നിങ്ങനെ ഭഗവാൻ കൽപ്പിതസ്യ ഭഗവാൻ അങ്ങനെ കൽപ്പിക്കേണ്ടി വരും. അതായത് അർജുനനൊന്നും മറ്റുള്ളവർക്ക് വേറൊന്നും, അർജുനനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊടുത്ത് മറ്റുള്ളവർക്ക് വേറൊന്ന് പറഞ്ഞുകൊടുത്ത് എന്ന് കൽപ്പിക്കാനും പാടില്ല. തച്ച അയുക്താദും ശരിയല്ല. തസ്മാത് കയാഭിയുക്തിയാന സമുച്ചയവും ജ്ഞാനകർമ്മവും. അതുകൊണ്ടെന്താണ് ഇവിടെ ഇത്രയും വ്യക്തമായി വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ജ്ഞാനകർമ്മ സമുച്ചയത്തിന് യാതൊരു യുക്തിയും ഇല്ല എന്നാണ്. അതുകൊണ്ടിവിടെ ഭഗവാൻ വ്യക്തമായി പറയുന്നു, ഈ ലോകത്തിൽ രണ്ടു തരത്തിലുള്ള നിഷ്ഠകളുണ്ട്. അതിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന ഭാഗത്തും പറയും. എന്താണ് ഞാനിത് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇത് ഭഗവാൻ സൂര്യൻ ഉപദേശിച്ചു അങ്ങനെ ഇത് ഹേമം പരമ്പരാപ്രാപ്തമെന്ന് പറയുന്നുണ്ട്. അത് തന്നെ ഇവിടെയും പറയുന്നുണ്ട്. ഞാനിത് മുമ്പ് ഉപദേശിച്ചതാണ് സംഖ്യന്മാർക്ക് വേണ്ടി ജ്ഞാനയോഗവും കർമ്മയോഗികൾക്ക് വേണ്ടി കർമ്മയോഗവും. അതുകൊണ്ട് ദ്വിവിധ നിഷ്ഠ രണ്ട് നിഷ്ഠയാണ്, രണ്ട് അധികാരികൾക്ക് വേണ്ടിയാണ്. ഇതിൽ പിടിച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ ഇത്ര തറപ്പിച്ച് പറയുന്നത്. എന്താണ് ഇതിന്റെ സമുച്ചയം സാധ്യമല്ല എന്നാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്ക്, അനഘ പാപരഹിത പാപമില്ലാത്തവനെ പുണ്യമുള്ളവനെ എന്നുള്ള അർത്ഥത്തിൽ അല്ലയോ അർജുന, അസ്മിൻ ലോകെ ഈ ലോകത്ത്, മയ എന്നാൽ ദ്വിവിധ മയ എന്നാൽ സാഖ്യാനാം ജ്ഞാനയോഗേന സാഖ്യന്മാർക്ക് ജ്ഞാനയോഗത്തിലൂടെയും യോഗിനാം കർമ്മയോഗേന കർമ്മയോഗികൾക്ക് കർമ്മയോഗത്തിലൂടെയും ദ്വിവിധ നിഷ്ഠ രണ്ടു തരത്തിലുള്ള നിഷ്ഠകൾ പുരാ പ്രോക്ത മുമ്പ് പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയ അനഘ ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഇനി കർമ്മയോഗത്തെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഇതുവരെ അതിന്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ വ്യക്തമായി പറയുന്നു, അജ്ഞന് കർമ്മയോഗവും ചിത്തശുദ്ധി വന്നവന് ജ്ഞാനനിഷ്ഠയും. ഈ രണ്ടു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതുകൂടെ വിശദമാക്കുന്നു. ന കർമ്മണ അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്രുതേ ന ച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഇവിടെ മുതലുള്ള ഭാഗങ്ങളാണ് സിദ്ധാന്തത്തെ പ്രതിപാദിക്കുന്നത്. മുമ്പ് വന്ന ഭാഗങ്ങൾ പൂർവപക്ഷത്തെ കൂടുതൽ വിശദീകരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത്. അന്ന് ഇന്ന് വലിയ പ്രസക്തിയുള്ള കാര്യങ്ങളല്ല. ഇവിടെ മുതൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് അർജുനേന ഉക്തം കർമ്മണോഹോ ജായസ്ഥും ബുദ്ധേഹ തച്ചസ്ഥിതം അനിരാകരണ. ഭാഷ്യകാരം പറയുകയാണ്, അർജുനൻ പറഞ്ഞു എന്താണ്, കർമ്മണോഹോ ബുദ്ധേഹ ജായസ്ഥം. ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അർജുനൻ സ്വയം തന്നെ പറഞ്ഞു എന്താണ്, കർമ്മണോഹോ കർമ്മണോ ബുദ്ധേഹ ജായസ്ഥം, കർമ്മത്തെക്കാൾ ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞു. തച്ചസ്ഥിതം, അതിനെ ഭഗവാൻ അംഗീകരിച്ചു. അർജുനന്റെ അഭിപ്രായത്തെ ഭഗവാൻ അംഗീകരിച്ചതുപോലെയാണ്. കാരണം അതിന് എന്താണ്, ആ നിരാകരണ, ഭഗവാൻ അതിനെ നിഷേധിച്ചില്ല. നീ പറഞ്ഞത് ശരിയല്ല, രണ്ടും തുല്യമാണ്, അല്ലെങ്കിൽ ഒന്ന് ശ്രേഷ്ഠമല്ല, അങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞില്ല. തച്ചസ്ഥിതം, അത് അതേപടി തന്നെ ആ അർജുനന്റെ അഭിപ്രായത്തെ ഭഗവാൻ അംഗീകരിച്ചു. തസ്യാസ ജ്ഞാനനിഷ്ഠായ സന്യാസിന ഏവ അനുഷ്ഠേയത്വം ഭിന്ന പുരുഷ അനുഷ്ഠേയത്വ വചന. അവിടെ ഭാഷ്യകാരം പറയുന്നു, അങ്ങനെ രണ്ട് നിഷ്ഠകളെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ ജ്ഞാനനിഷ്ഠായ, അതിൽ വരുന്ന ജ്ഞാനനിഷ്ഠ അതാർക്കാണ്, സന്യാസിന ഏവ അനുഷ്ഠേയത്വം, അത് സന്യാസിമാർക്ക് മാത്രമേ അനുഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ, ഗൃഹസ്ഥന് പറ്റത്തില്ല ജ്ഞാനനിഷ്ഠ എന്നാണ്. ഇതെല്ലാം പറയുമ്പോൾ സന്യാസി ഗൃഹസ്ഥൻ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇന്നത്തെ ഗൃഹസ്ഥനെയും ഇന്നത്തെ സന്യാസിയും ഒന്നും ധരിച്ചു കളയരുത്. ഇതെല്ലാം ശരിക്കും താത്വികമായി തന്നെ മനസ്സിലാക്കണം. ഈ ആശയം കുഴപ്പമില്ല. ഇവിടെ ഗൃഹസ്ഥൻ എന്ന് പറയുമ്പോൾ ധർമ്മമീമാംസ കഴിഞ്ഞ് ധർമാനുഷ്ഠാനത്തിന് വേണ്ടി പത്നി സമേതനായി ജീവിക്കുന്ന ഒരു വൈദിക ഗൃഹസ്ഥനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, ഇന്ന് വിവാഹം കഴിച്ച് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെയല്ല അവരെന്ന് ഇവിടെ പറയുന്ന ഗൃഹസ്ഥന്മാരല്ല. സന്യാസി എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഇവിടെ പറയുന്ന ജ്ഞാനനിഷ്ഠ, കേവലം ജ്ഞാനനിഷ്ഠയ്ക്ക് മാത്രം അധികാരികളായിട്ടുള്ള സന്യാസി എന്ന് പറയുമ്പോൾ എല്ലാ കർമ്മങ്ങളും പരിത്യജിച്ചവനാണ്. അങ്ങനെയുള്ളവരെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം, ഇതൊക്കെയാണ് സാധാരണ അന്ന് ഗൃഹസ്ഥന്റെ ധർമ്മമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പഠിക്കുക, പഠിപ്പിക്കുക, ദാനം സ്വീകരിക്കുക, നൽകുക, യാഗം ചെയ്യുക, ചെയ്യിപ്പിക്കുക, ഇതായിരുന്നു പഴയ മുഖ്യമായിട്ടുള്ള ധർമ്മങ്ങൾ, ഗൃഹസ്ഥധർമ്മം. ഇന്ന് അങ്ങനെ ഗൃഹസ്ഥധർമ്മമുണ്ട്, ഇതെല്ലാം ഉപേക്ഷിച്ചു സന്യാസി സംബന്ധിച്ചിടത്തോളം അധ്യയനവും അധ്യാപനവും പാടില്ല, രണ്ടും പാടില്ല. അധ്യയനം എന്ന് പറയുമ്പോൾ വേദാധ്യയനം, അഗ്നിമീഡ് പുരോഹിതം എന്ന് പറഞ്ഞുള്ള അധ്യയനം, അത് ആണ് അധ്യയനം. അധ്യാപനം എന്ന് വെച്ചാൽ അത് മറ്റുള്ളവരെ ചൊല്ലിച്ച് പഠിപ്പിക്കുക. പിന്നെ ദാനം സ്വീകരിക്കുക, ദാനം കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക, യജ്ഞം സ്വയം അഗ്നിഹോത്രാദി നിത്യ അഗ്നിഹോത്രം മറ്റ് സ്വയം ചെയ്യുക, മറ്റ് അശ്വമേധം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് പഴയ ഗൃഹസ്ഥധർമ്മം എന്നിവിടെ പറയുന്നത്. അപ്പോൾ അത് ഗൃഹസ്ഥ ബ്രാഹ്മണ ഗൃഹസ്ഥന്റെ ധർമ്മം, അതുപോലെയുള്ള ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ അതാണ് ഗൃഹസ്ഥന്മാർ. അവർക്കിത് പറ്റത്തില്ല, അവർക്ക് ജ്ഞാനനിഷ്ഠയ്ക്കൂടെ സമയം, ശ്രവണ മനന നിത്യാസനങ്ങൾ ചെയ്തിരിക്കാൻ അവർക്ക് സമയമില്ല, അവർക്ക് വേറെ ജോലികളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സന്യാസിനാമേവ അനുഷ്ഠേയത്വം. ഇതെല്ലാം ഇട്ടവനാണ് സന്യാസി, ഇത്തരൊരു പ്രവർത്തനങ്ങളും ഇല്ലാതെ ഇരിക്കുന്നവൻ അവനാണ് സന്യാസി. സന്യാസിനാമേവ അനുഷ്ഠേയത്വം എന്നാണ് ജ്ഞാനനിഷ്ഠ. കേവലമായ ജ്ഞാനനിഷ്ഠ സന്യാസിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഭിന്ന പുരുഷ അനുഷ്ഠേയത്വ വചന, ഭിന്ന പുരുഷാനുഷ്ഠേയത്വം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്നുള്ളത്. ഭഗവത ഏവമേവ അനുമതം ഇതി ഗമ്യത, ഭഗവാന്റെ ഈ താല്പര്യം ഇത് തന്നെയാണ്. മാംസ ബന്ധകാരണേ കർമ്മണ്യവ നിയോജയ ശീതി വിഷണ്ണം മനസ്സും അർജുനം. പക്ഷെ എന്നെ എന്ത് ചെയ്യുന്നു, ബന്ധകാരണേ കർമ്മണ്യവ നിയോജയ, ബന്ധകാരണമായിരിക്കുന്ന കർമ്മത്തിൽ എന്നെ പ്രേരിപ്പിക്കുന്നു എന്ന് വിഷണ്ണം ദുഃഖിക്കുന്നവനായ അർജുനോട് കർമ്മ ആരഭേ ഇത്യേവം മന്വാനം ആലക്ഷ്യ, കർമ്മം ഞാൻ ചെയ്യത്തില്ല, കർമ്മ ആരഭേ, ഞാൻ കർമ്മത്തിന് ഒരുമ്പെടുന്നില്ല, കർമ്മം ചെയ്യാൻ ഞാൻ തയ്യാറല്ല, ഇത്യേവം മന്വാനം എന്ന് കരുതുന്നവനായ അർജുനനെ നോക്കിയിട്ട് വീക്ഷിച്ചിട്ട് ആലക്ഷ്യ, അർജുനനെ നോക്കിയതിനു ശേഷം ആഹ ഭഗവാൻ കണ്ടിട്ട് അർജുനൻ പറയുന്നു എന്ന കർമ്മണാം അനാരംഭ, അർജുനൻ നിൽക്കുന്ന നിലയിൽ നിന്നും തുടങ്ങുകയാണ്. ഇത് വേറെ തരത്തിൽ കൂടി വ്യാഖ്യാനിക്കുന്നു, അഥവാ ജ്ഞാന കർമ്മനിഷ്ഠയുഹു പരസ്പര വിരോധാദ് ഏകേന പുരുഷേന യുഗപത് അനുഷ്ഠാന അശക്യുത്വസതി ഇതരേതര അനപേക്ഷിയോരേവം പുരുഷാർത്ഥ ഹേതുത്വേ പ്രാപ്തി കർമ്മനിഷ്ഠായ ജ്ഞാനനിഷ്ഠാപ്രാപ്തി ഹേതുത്വേന പുരുഷാർത്ഥ ഹേതുത്വം ന സ്വാതന്ത്ര്യേന, ജ്ഞാനനിഷ്ഠാത് കർമ്മനിഷ്ഠ ഉപായ ലബ്ധാത്മികാസതി സ്വാതന്ത്ര്യേണ പുരുഷാർത്ഥ ഹേതു അന്യ അനപേക്ഷ ഇത്യേതം അർത്ഥം പ്രദർശയിഷ്യൻ ആഹ ഭഗവാൻ. വേറെ തരത്തിൽ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുകയാണ്. എങ്ങനെ? ജ്ഞാന കർമ്മനിഷ്ഠയുഹോ പരസ്പര വിരോധ, ജ്ഞാനനിഷ്ഠയും കർമ്മനിഷ്ഠയും പരസ്പര വിരുദ്ധമാണ്. ഏകേന പുരുഷേന യുഗപത് അനുഷ്ഠാതം അശക്യത്വസതി, ഒരു വ്യക്തിക്ക് ഒരേ സമയം അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ഇതരേതർ അനപേക്ഷയോ, ഇത് പരസ്പരം അപേക്ഷിക്കുന്നതല്ല. ഒരേ സമയം ഏവം പുരുഷാർത്ഥ ഹേതുത്വ പ്രാപ്തി, രണ്ടിനും പുരുഷാർത്ഥ ഹേതുത്വം പ്രാപ്തമാകുന്നു. കർമ്മനിഷ്ഠായ ജ്ഞാനനിഷ്ഠാപ്രാപ്തി ഹേതുത്വേന, അതുകൊണ്ട് കർമ്മനിഷ്ഠ ജ്ഞാനനിഷ്ഠാപ്രാപ്തിക്ക് കാരണമാണ്, അങ്ങനെ അത് പുരുഷാർത്ഥ ഹേതുത്വം, അത് പുരുഷാർത്ഥത്തിന് കാരണമാണ്. ന സ്വതന്ത്രേണ, സ്വതന്ത്രമായി കർമ്മനിഷ്ഠ പുരുഷാർത്ഥത്തിന് കാരണമല്ല. ജ്ഞാനനിഷ്ഠ അത് കർമ്മനിഷ്ഠ ഉപായ ലബ്ധാത്മിക, ജ്ഞാനനിഷ്ഠയാണെങ്കിലോ കർമ്മനിഷ്ഠമാകുന്ന ഉപായം കൊണ്ട് നേടേണ്ടതാണ്, കർമ്മനിഷ്ഠയിലൂടെ ജ്ഞാനനിഷ്ഠയെ നേടണം. സതി സ്വാതന്ത്ര്യണ പുരുഷാർത്ഥ ഹേതു, അങ്ങനെ ആ ജ്ഞാനനിഷ്ഠ സ്വതന്ത്രമായി പുരുഷാർത്ഥമായ മോക്ഷത്തിന് ഹേതുവാണ്. അന്യ അനപേക്ഷ, അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല. ജ്ഞാനനിഷ്ഠ എന്താണ് ഇവിടെ പറയുന്നത്? കർമ്മനിഷ്ഠ മോക്ഷത്തിന് ജ്ഞാനനിഷ്ഠയെ അപേക്ഷിക്കുന്നു, ജ്ഞാനനിഷ്ഠ മോക്ഷത്തിന് മറ്റൊന്നിനെയും അപേക്ഷിക്കുന്നില്ല. ഇത്യേതമർത്ഥം പ്രദർശയിഷ്യൻ, ഈ ആശയത്തെ പ്രകടിപ്പിക്കുന്നുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്താണ്? ന കർമ്മണാം അനാരംഭ അപ്രാരംഭ, കർമ്മണാം ക്രിയാണാം യജ്ഞാദീനാം ഇഹ ജന്മന് ജന്മാന്തരേവ അനുഷ്ഠിതാനാം ഉപാത്ത ദുരിതക്ഷേതുത്വേന സത്വശുദ്ധികാരണാനാം കാരണത്വേന ജ്ഞാനോത്പത്തിദ്വാരേണ ജ്ഞാനനിഷ്ഠാഹേതൂനാം ജ്ഞാനം ഉത്പദ്യതേ പുംസാം ക്ഷയാ പാപസ്യ കർമ്മണ യഥാദർശ തലപ്രഖ്യേ പശ്യന്തി ആത്മാനമാത്മനി ഇത്യാദി സ്മരണാത് അനാരംഭ അനനുഷ്ഠാനാത് നൈഷ്കർമ്മ്യം നിഷ്കർമ്മഭാവം കർമ്മശൂന്യത ജ്ഞാനയോഗേന നിഷ്ഠ നിഷ്ക്രിയാത്മസ്വരൂപേണൈവ അവസാനമിതിയാവത് പുരുഷോ ന ശ്രുതി ന പ്രാപ്നോതി ന കർമ്മണാം അനാരംഭ നിഷ്കർമ്മ്യം പുരുഷോ ശ്രുതി അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ന കർമ്മണാം അനാരംഭ അപ്രാരംഭ, കർമ്മം ചെയ്യാത്തതുകൊണ്ട് മാത്രം ഒരുത്തൻ നൈഷ്കർമ്മ്യസിദ്ധിയെ മോക്ഷത്തെ പ്രാപിക്കത്തില്ല, അല്ലെങ്കിൽ ജ്ഞാനനിഷ്ഠയെ പ്രാപിക്കത്തില്ല. കർമ്മത്തെ വിട്ടുകളഞ്ഞതുകൊണ്ട് ജ്ഞാനനിഷ്ഠയിൽ ഒരാൾക്ക് ഇരിക്കാൻ കഴിയത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്നാ കർമ്മണം അനാരംഭ അപ്രാരംഭ കർമ്മണം, അതിന്റെ അർത്ഥം പറയുന്നു ക്രിയാണാം. ക്രിയാണം എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞാദീന, അതാണ് ശങ്കരാചാര്യർ കർമ്മം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന യജ്ഞാദികളാണ്. അതുകൊണ്ടാണ് ഞാൻ പല ഭാഗങ്ങളിലും ഇത് ഉറപ്പിച്ച് പറയുന്നത്. കർമ്മം കർമ്മം എന്ന് പറയുമ്പോൾ ആചാര്യസ്വാമികൾക്ക് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക കർമ്മങ്ങളല്ല, യജ്ഞാദികളാണ് മുഖ്യമായിട്ട്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? കർമ്മണം യജ്ഞാദീന യജ്ഞാദി കർമ്മങ്ങൾ, അതിനാണ് മുഖ്യമായിട്ട് എടുക്കുന്നത്. എവിടെയാണോ കർമ്മയോഗത്തിന്റെ പ്രകരണത്തിൽ, ആധ്യാത്മിക പ്രകരണത്തിൽ കർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ആചാര്യസ്വാമികൾ പറയുന്നത് വൈദിക കർമ്മങ്ങളെയാണ് യജ്ഞാദീനാം. ഇവിടെ അത് സ്പഷ്ടമാണ്, യജ്ഞാദീനാം. അത് ഇഹജന്മന് ജന്മാന്തരവ പറയുന്നു. ചിലർ ഈ ജന്മത്തിൽ കർമ്മമൊന്നും ചെയ്യാതെ തന്നെ ജ്ഞാനികളായി കാണപ്പെടുന്നുണ്ടല്ലോ, അതിനാണ് സമാധാനം പറയുന്നത് ജന്മാന്തരവ. ഈ യജ്ഞാദികൾ ചെയ്തിരിക്കണം ഈ ജന്മത്തിലാണെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ. ഈ ജന്മത്തിൽ ചെയ്യാതെ ആരില്ലെങ്കിലും ജ്ഞാനനിഷ്ഠ കാണുന്നുണ്ടെങ്കിൽ അത് പൂർവ്വജന്മത്തിൽ ചെയ്തതായി കണക്കാക്കിക്കൊള്ളണം. ജന്മാന്തരേവ അനുഷ്ഠിതാനാം അനുഷ്ഠിച്ചവർ, ജന്മാന്തരത്തിലെങ്കിലും യജ്ഞാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർ ഉപാത്ത ദുരിതക്ഷയ ഹേതുത്വേന ദുരിതക്ഷയത്തെ നൽകിയതായി ദുരിതക്ഷയത്തെ പാപക്ഷയ കർമ്മങ്ങൾ പാപക്ഷയത്തിന് കാരണമാണ്. ഇത് ഇവിടെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഉപനിഷത് ഭാഷ്യങ്ങളിൽ, വിശേഷിച്ചും ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഭാഷയത്തിൽ ഭാഷ്യകാരൻ ഈ കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തു. കർമ്മങ്ങളുടെ യജ്ഞാദി കർമ്മങ്ങൾക്ക് ആധ്യാത്മികതയിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അവിടെ ഭാഷ്യകാരൻ തർപ്പിച്ചു പറയുന്നുണ്ട്, ഈ യജ്ഞാദി കർമ്മങ്ങൾ ദുരിതക്ഷയത്തിന് പാപക്ഷയത്തിന് കാരണമാണ്. യജ്ഞാദി കർമ്മങ്ങൾ നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് പാപത്തെ ക്ഷയിപ്പിക്കും. ഇത് അദ്വൈതത്തിലെ ഒരു മുഖ്യമായ സിദ്ധാന്തമാണ്. അതുകൊണ്ട് ശങ്കരാചാര്യർ കർമ്മത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മത്തെ പരമാവധി ഉൾക്കൊണ്ടിട്ടാണ് നിഷേധിക്കുന്നത്. കർമ്മങ്ങൾ ചിത്തശുദ്ധിക്ക് വേണ്ടി കർമാനുഷ്ഠാനം കൂടിയേ തീരൂ എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പിന്നെ കർമ്മത്യാഗത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെ കർമ്മങ്ങളെ നിഷേധിക്കാൻ പറയുന്നില്ല. അത് ഈ ത്രൈവർണികളുടെ കാര്യം പറഞ്ഞ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ കർമ്മങ്ങൾ എന്ന് പറയുന്നത് വൈദിക കർമ്മമേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ പറയുന്നു എന്ന് പറയുന്നത് ദുരിതക്ഷയ ഹേതുത്വേന. ദുരിതക്ഷയത്തിന് ഹേതുവാണ് കർമ്മങ്ങൾ. അതുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു തന്നെ തീരണം. അനുഷ്ഠിതാന ഉപാത്ത ദുരിതക്ഷ, ദുരിതക്ഷയത്തെ സമ്പാദിച്ചു തരുന്നു അത്, അതിന് കാരണമായി തീരുന്നു. സത്വശുദ്ധി കാരണാന, സത്വശുദ്ധിക്ക് അതൊന്നേ ഉള്ളൂ ഉപായം. മുഖ്യമായിട്ട് കർമാനുഷ്ഠാനം അല്ലാതെ സത്വശുദ്ധിക്ക് വേറെ ഉപായമില്ല എന്നാണ് ശങ്കരാചാര്യരുടെ പക്ഷം. ആ കർമ്മത്തിന് തുല്യമായി ശങ്കരാചാര്യർ സത്വശുദ്ധിക്ക് വേറെ ഒന്നിനെയും സ്വീകരിക്കുന്നില്ല. യജ്ഞാദികളുണ്ട്, യജ്ഞേന ദാനേന തപസ അനാസകേന ബ്രഹ്മാണ്ഡ വിഷയത്തിൽ ഒരു മന്ത്രം വരും. അതിന്റെ വ്യാഖ്യാനത്തിനും അതിനെ പരാമർശിച്ചുകൊണ്ടും മറ്റ് പല ഭാഗങ്ങളിലും ഭാഷ്യകാരൻ ഈ ഒരു സിദ്ധാന്തത്തെ തർപ്പിച്ചു പറയുന്നുണ്ട്. കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ തീരൂ, അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വരണം. അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ അനുഷ്ഠിച്ചിരിക്കണം എന്നാണ്. അതാണ് പിൽക്കാലത്ത് ആചാര്യന്മാർ കൃതോപാസ്തി എന്ന് പറഞ്ഞ് അധികാരികളെ വേർതിരിക്കുന്നത്. ഈ കർമാനുഷ്ഠാനം ചെയ്ത് ചിത്തശുദ്ധി വന്നവർ ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ ഭാഷ്യത്തിൽ പറയുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ വാർത്തീകത്തിൽ സുരേശ്വരാചാര്യർ ഈ കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതെങ്ങനെ സഹായിക്കുന്നുണ്ട്, അത് വൈദിക വിധികളുമായി അതെങ്ങനെ പൊരുത്തപ്പെടും, ആചാര്യസ്വാമികളുടെ അദ്വൈത സിദ്ധാന്തവുമായിട്ട് ഈ കർമ്മങ്ങൾ എങ്ങനെ പൊരുത്തപ്പെടുന്നു, അതിന്റെ നില എവിടെയാണ്, ഇക്കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ് കർമ്മത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. അനുഷ്ഠിതാന ഉപാത്ത ദുരിതക്ഷ ഹേതുത്വന സത്വശുദ്ധി കാരണാന, ചിത്തശുദ്ധിക്ക് ഇത് കാരണമാണ്. തത്കാരണത്വനച്ച ജ്ഞാനോത്പത്തി ദ്വാരേണ സത്വശുദ്ധിക്ക്, ചിത്തശുദ്ധിക്ക് ഇത് കാരണമായതുകൊണ്ട് ഈ കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നു, ജ്ഞാനോത്പത്തി ദ്വാരേണ, ജ്ഞാനോത്പത്തിയിലൂടെ ജ്ഞാനനിഷ്ഠ ഹേതുവിന, ജ്ഞാനനിഷ്ഠയ്ക്ക് തന്നെ ഹേതുവായി തീരുന്നു. ജ്ഞാനനിഷ്ഠയ്ക്ക് ഇതെല്ലാം ഹേതുവായി തീരുന്നു. അതാണ് തത്കാരണത്വേന എന്ന് വെച്ചാൽ സത്വശുദ്ധി കാരണത്വേന, പിന്നെ ജ്ഞാനോത്പത്തി ദ്വാരേണ ചിത്തശുദ്ധി വന്നാൽ മാത്രം പോരാ, ചിത്തശുദ്ധി അവിടെ ജ്ഞാനോത്പത്തിയും വരണം. ഞാനവിടെ ഉത്പന്നമാകണം. ജ്ഞാനനിഷ്ഠ ഹേതുവിന, അങ്ങനെ ജ്ഞാനനിഷ്ഠയിൽ എത്തിച്ചേരണം. ഇത് മുമ്പൊരു സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കർമ്മയോഗ അനുഷ്ഠാനം, ചിത്തശുദ്ധി, ജ്ഞാനോത്പത്തി, ജ്ഞാനനിഷ്ഠ. ആ ജ്ഞാനനിഷ്ഠയ ഹേതുവിനാം കർമ്മണാം എന്നാണ്. അതാണ് കർമ്മത്തിന്റെ പ്രാധാന്യം. അതിവിടെ ക്രമമായി പറഞ്ഞിരിക്കുന്നു. അതിന് തന്നെ മഹാഭാരതത്തിൽ നിന്ന് തന്നെ പ്രമാണം ഉദ്ധരിക്കുകയാണ്. ജ്ഞാന ഉത്പദ്ധ്യതേ പുംസാം ക്ഷയാ പാപസ്യ കർമ്മണ, പാപകർമ്മത്തിന്റെ ക്ഷയം കൊണ്ടാണ്, അതായത് ചിത്തശുദ്ധി കൊണ്ടാണ് ജ്ഞാന ഉത്പദ്ധ്യതേ പുംസാം മനുഷ്യർക്ക് ജ്ഞാനമുണ്ടാകുന്നത്. ജ്ഞാനമുണ്ടാകണമെങ്കിൽ ചിത്തശുദ്ധി വരണം. യഥാ ആദർശതല പ്രഖ്യേ പശ്യതി ആത്മാനം ആത്മനി. ആദർശതല ശുദ്ധമായ കണ്ണാടി എങ്ങനെയാണോ താൻ തന്നെ കാണുന്നത്, അതുപോലെ ആത്മാനം ആത്മനി പശ്യതി തന്നെ തന്നെ തന്നെ കാണുന്നു. ഇത് ആത്മാനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. ഒരുവൻ തന്നെ തന്നെ കാണുന്നു, എങ്ങനെ ആദർശതലത്തെ ഇവിടെ ഉപമയായി കാണിച്ചിരിക്കുന്നത് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ശുദ്ധമായ ആ കണ്ണാടിയിൽ തന്നെ എങ്ങനെയാണോ വ്യക്തമായി കാണുന്നത്, അതുപോലെ ഒരുവൻ ആത്മാവിനെ സ്വയം വ്യക്തമായി സാക്ഷാത്കരിക്കുന്നു. എപ്പോ? അവന്റെ പാപങ്ങളെല്ലാം നശിക്കുമ്പോൾ. ആ ജ്ഞാനപ്രാപ്തിക്ക് തടസ്സമായിരിക്കുന്ന പാപങ്ങൾ ചിത്തശുദ്ധി നേടി ഒടുങ്ങുമ്പോൾ വ്യക്തമായി ഒരുവൻ ആത്മാവിനെ ദർശിക്കുന്നു, തന്നെ ദർശിക്കുന്നു. ഇത്യാദി സ്മരണ, സ്മരണം എന്ന് വെച്ചാൽ സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതിനാൽ. ഇവിടെ മഹാഭാരത സ്മൃതിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മഹാഭാരതി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടെന്താണ്? കർമ്മം ചെയ്തേ തീരൂ, കർമ്മത്തെ ഉപേക്ഷിക്കരുത്. ചിത്തശുദ്ധിക്കും ജ്ഞാനോത്പത്തിക്കും ജ്ഞാനനിഷ്ഠയ്ക്കും മോക്ഷത്തിനും കർമാനുഷ്ഠാനം ഒഴിവാക്കാൻ പറ്റത്തില്ല. നീ പൂർവ്വജന്മത്തിൽ ചെയ്തവനായിരിക്കണം. അതുകൊണ്ട് അനാരംഭ അനനുഷ്ഠാന ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, കർമ്മം ചെയ്യാതെ കർമ്മത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, നിഷ്ക്രമ്യം നിഷ്കർമ്മഭാവം കർമ്മശൂന്യതാം ജ്ഞാനയോഗേന നിഷ്ഠാം നിഷ്ക്രിയ ആത്മസ്വരൂപീണയോ അവസ്ഥാനമിതി യാവത് പുരുഷോന അശ്വനതേന പ്രാപ്തമതി. കർമ്മം ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ, എനിക്ക് കർമ്മമൊന്നുമില്ല, ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അർജുനൻ ചെയ്തതുപോലെ ഈ പറയുന്ന നിഷ്കർമ്മഭാവം പ്രാപിക്കത്തില്ല. നിഷ്കർമ്മഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മശൂന്യത, കർമ്മമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി വിശദീകരിക്കുന്നു, ജ്ഞാനയോഗേന നിഷ്ഠ, ജ്ഞാനയോഗം കൊണ്ടുള്ള നിഷ്ഠാസ്ഥിതി. ഒരു ജീവൻ ജ്ഞാനയോഗത്തിലൂടെ ആർജിക്കുന്ന സ്ഥിതി, ആത്മനിഷ്ഠ. അതൊന്നുകൂടി പറയുന്നു, നിഷ്ക്രിയ ആത്മസ്വരൂപീണ അവസ്ഥാനം, നിഷ്ക്രിയമായ സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക, ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുക. ഇത് കർമ്മത്തെ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഒരുവന് നേടാൻ സാധ്യമല്ല. ഇതിയാവും പുരുഷോനാശ്രിതേ, പുരുഷൻ അങ്ങനെ ഒരു സ്ഥാനത്തെ അനുഭവിക്കാൻ യോഗ്യനായി തീരുന്നില്ല. ന പ്രാപ്നോതി, പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഒരാൾക്ക് മോക്ഷത്തെ നേടാൻ സാധ്യമല്ല. കർമ്മത്തെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടിയേ അയാൾക്ക് ഈ പറയുന്ന മോക്ഷാവസ്ഥയെ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ഇവിടെ തർപ്പിച്ചു പറയുന്നത്. അതുകൊണ്ട് കർമ്മത്യാഗത്തെക്കുറിച്ച്, സർവകർമ്മ സന്യാസത്തെക്കുറിച്ച് ആചാര്യസ്വാമികൾ പറയുന്നുണ്ടെങ്കിലും അത് അതിന് അധികാരികൾക്ക് വേണ്ടി മാത്രമാണ്. സർവർക്കും കർമ്മത്യാഗത്തെ ശങ്കരാചാര്യർ ഉപദേശിക്കുന്നില്ല, മറിച്ച് സർവർക്കും വേണ്ടി ഉപദേശിക്കുന്നത് കർമ്മ അനുഷ്ഠാനത്തെക്കുറിച്ചാണ്. കാരണം ചിത്തശുദ്ധി വന്നിട്ടുള്ളവർ വളരെ വിരളമാണ്, വളരെ അപൂർവം പേർക്ക് മാത്രമേ ചിത്തശുദ്ധി ജന്മനാൽ വരത്തുള്ളൂ. അങ്ങനെ വന്നിട്ടുള്ള അപൂർവം വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കർമ്മസന്യാസത്തെ ആചാര്യസ്വാമികൾ പറയുന്നത്. അല്ലാതെ ശങ്കരാചാര്യരുടെ അദ്വൈതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കർമ്മത്തെ ഉപേക്ഷിക്കുകയാണ് എന്നാണ്. വിവേക ചൂടാമണി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വാസന വരും, അങ്ങനെ ഉള്ള മൂഢത അത് പലരും ധരിച്ചിരിപ്പുണ്ട്. അത് അബദ്ധമാണ്. വിവേക ചൂടാമണി ആർക്കും വായിക്കാം, മലയാളത്തിലുണ്ട്, അല്ലെങ്കിൽ പ്രസംഗം കേൾക്കാം. അതുകൊണ്ടൊന്നും ചിത്തശുദ്ധി വരത്തില്ല. അതുകൊണ്ട് ഒരാൾക്ക് ചിത്തശുദ്ധി ഒന്നും മോക്ഷം നേടത്തില്ല, മറിച്ച് കർമാനുഷ്ഠാനം. അതാണ് കർമാനുഷ്ഠാനം കൊണ്ടേ പറ്റത്തുള്ളൂ, അല്ല കർമ്മത്തെ ഉപേക്ഷിച്ചുകൊണ്ടൊരുത്തനും ചിത്തശുദ്ധി വരത്തില്ല. ന കർമ്മണം അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷു അശ്വതി ഇതി വചന തദ്വിവരിയ തേഷാം ആരംഭ നൈഷ്കർമ്മ്യം അശ്വതി ഇതി ഗമ്യത. മറിച്ച് എന്താണ്? തദ്വിവരിയാ തേഷാം ആരംഭ, കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, കർമ്മത്തിന്റെ അനുഷ്ഠാനം കൊണ്ട് നൈഷ്കർമ്മ്യം അശ്വതി, അതുകൊണ്ടാണ് നൈഷ്കർമ്മ്യസിദ്ധി ഉണ്ടാകുന്നത്. ഈ പറയുന്ന ആത്മസ്വരൂപത്തിലുള്ള സ്ഥിതി ഉണ്ടാകുന്നത് ഈ കർമ്മങ്ങളുടെ അനുഷ്ഠാനം കൊണ്ടാണ്. കസ്മാത് പുനഃ കാരണാത് കർമ്മണം അനാരംഭ നൈഷ്കർമ്മ്യം അശ്വതി. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ഇവിടെ പറയുന്നത്? കസ്മാത് പുനഃ കാരണം, എന്താണ് കാരണം? കർമ്മണം അനാരംഭ നിഷ്കർമ്മ്യം നാശന, കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മോക്ഷം കിട്ടത്തില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഇനി ഉച്ചതി, നൈഷ്കർമ്മി ഉപായത്വാ കർമാരംഭസ്യ പറയുന്നു. ആ നൈഷ്കർമ്മ്യത്തിനുള്ള ഒരു ഉപായം മാർഗം ഈ കർമാനുഷ്ഠാനമാണ് എന്ന്. അത് ഇന്ന് നമ്മുടെ മുമ്പിൽ വൈദിക കർമ്മങ്ങൾ, യജ്ഞദാന തപസ് തുടങ്ങിയ വൈദിക കർമ്മങ്ങൾ അല്ലെങ്കിൽ സ്മാർത്ഥ കർമ്മങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് അവനവൻ ചെയ്യേണ്ടതായ സാധാരണ ലൗകികമായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചേ തീരൂ എന്നാണ്. എന്നാൽ ഒരുവൻ ഇത് ആത്മാവെന്നോ മോക്ഷമെന്നോ ഒക്കെ കേട്ടതിന് ശേഷം കർമ്മം ഉപേക്ഷിച്ചിട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് വട്ടുപിടിക്കുമെന്നുള്ളതല്ലാതെ മോക്ഷമൊന്നും ഉണ്ടാകത്തില്ല. നഹി ഉപായം അന്തരേണ ഉപേയ പ്രാപ്തിരാസി, കാരണം പറയുന്നു എന്താണോ, ഉപായം കൂടാതെ ഉപേയം, മാർഗം കൂടാതെ ലക്ഷ്യം, അത് സാധ്യമല്ല. ഉപായം അന്തരേണ, ഉപായം കൂടാതെ ഉപേയപ്രാപ്തി, ലക്ഷ്യപ്രാപ്തി നാസ്തി. ഏത് ലക്ഷ്യം പ്രാപിക്കണമെങ്കിലും അതിനുള്ള ഉപായം വേണം, ഉപായം കൂടിയേ തീരൂ. കർമ്മയോഗ ഉപായത്വം ച നൈഷ്കർമ്മ്യ ലക്ഷണസ്യ ജ്ഞാനയോഗസ്യ. നൈഷ്കർമ്മ്യ ലക്ഷണമാകുന്ന ഈ ജ്ഞാനയോഗം, ജ്ഞാനനിഷ്ഠ, അതിനുള്ള ഉപായം എന്താണ്? കർമ്മയോഗ ഉപായത്വം, കർമ്മയോഗമാണ് അതിനുള്ള ഉപായം. കർമ്മയോഗത്തിലൂടെ ജ്ഞാനനിഷ്ഠയിലെത്തിച്ചേരുക, അതാണ് ഗീതയിൽ ഉപദേശിക്കുന്നത്, ഭഗവാൻ ഉപദേശിക്കുന്നു. അത് ശ്രുതു ഇഹജ പ്രതിപാദന, ഇക്കാര്യം തന്നെ ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട്, മാത്രമല്ല ഇഹച്ച ഇവിടെ ഗീതയിലും പറയുന്നുണ്ട് ആവർത്തിച്ച്. അതുകൊണ്ട് ശങ്കരാചാര്യം ഒരിക്കലും കർമ്മവിരോധിയല്ല. ശങ്കരാചാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് സർവകർമ്മ സന്യാസപൂർവകമായ ജ്ഞാനനിഷ്ഠയിലൂടെയാണ് മോക്ഷപ്രാപ്തി എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് പറയുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് ആരും തെറ്റിദ്ധരിച്ചു കളയരുത്. അത് അപൂർവമായ ചിത്തശുദ്ധി വന്നിട്ടുള്ള വരെ ഉദ്ദേശിച്ചിട്ടാണ്. അങ്ങനെ ചിത്തശുദ്ധി വന്നിട്ടുള്ളവരാണെങ്കിൽ ആളിനു വേണ്ടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അക്കാര്യത്തിന് സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് കേട്ട ഉടനെ തന്നെ ഇനി എനിക്ക് കർമ്മമൊന്നുമില്ല എന്ന് പറയുന്നത്, അത് അങ്ങനെ പറഞ്ഞാലേ താൻ അദ്വൈതിയാകൂ, അദ്വൈതികൾ അങ്ങനെയാണ് പറയേണ്ടത് എന്നൊക്കെ ധരിക്കുന്ന അബദ്ധമാണ്. പറയുന്നു ഇഹ ശ്രുതോച്ച, ഇവിടെയും ഗീതയിലും ശ്രുതിയിലും ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഈ നൈഷ്കർമ്മ്യ ലക്ഷണമായിരിക്കുന്ന ജ്ഞാനയോഗത്തിനുപായം കർമ്മയോഗമാണ്, അതനുഷ്ഠിച്ചേ തീരൂ. ശ്രുതോ താപത്, ശ്രുതിയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, പ്രകൃതസ്യ ആത്മലോകസ്യ വേദ്യസ്യ വേദനോപായത്വേന. അവിടെ ആ സന്ദർഭത്തിൽ ബൃഹദാരണ്യത്തിൽ ആത്മലോകത്തെക്കുറിച്ച് മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വേദ്യസ്യ, അതാണ് ഒരുവൻ പ്രാപിക്കേണ്ടത്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വേദനോപായത്വേന, ആത്മജ്ഞാനത്തിനുള്ള ഉപായമായി അവിടെ എന്ത് പറഞ്ഞു, തം ഏതം വേദ അനുവചനേന ബ്രാഹ്മണാഹ വിവിധശന്തി യജ്ഞേന ദാനേന തപസ ഇത്യാദിന കർമ്മയോഗസ്യ ജ്ഞാനയോഗ ഉപായത്വം പ്രതിപാദിതം. തമേതം, ഇപ്രകാരമുള്ള ആ ബ്രഹ്മത്തെ ബ്രാഹ്മണാഹ ബ്രാഹ്മണർ വേദാനുവചനേന വേദാധ്യയനത്തിലൂടെ വിവിധശന്തി അറിയാൻ അവരാഗ്രഹിച്ചു എന്നാണ്. അവരെന്തൊക്കെ അതിന് ചെയ്തു, യജ്ഞം കൊണ്ട് ദാനം കൊണ്ട് തപസ്സുകൊണ്ട് സത്കർമ്മങ്ങൾ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ സത്കർമ്മം എന്ന് പറയുന്നതാണ് യജ്ഞം. ഇന്നത്തെ കാലഘട്ടത്തിൽ സത്കർമ്മം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ്, അതാണ് ഇന്നത്തെ യജ്ഞം. അന്നത്തെ യജ്ഞം ആ കാലത്തേക്ക് വേണ്ടിയുള്ളതാണ്, ഇന്നത്തെ യജ്ഞം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സമൂഹത്തിന് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ. അപ്പൊ യജ്ഞം ദാനം അന്നും പറയുന്നുണ്ട് സത്പ്രവൃത്തി. ദാനം, ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല, മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക, അതൊക്കെ സത്കർമ്മമാണ്. അങ്ങനെയുള്ള സത്കർമ്മങ്ങൾ, പൈസ കൊടുക്കുന്ന മാത്രമല്ല ദാനം, സത്കർമ്മങ്ങളെല്ലാം ദാനമാണ്. തപസ, പിന്നെ ആ വ്യക്തിയുടെ ആത്മശുദ്ധിക്ക് ഉതകുന്നതായ അനുഷ്ഠാനങ്ങൾ, സാധനാനുഷ്ഠാനങ്ങളെല്ലാം തപസ്സിൽപ്പെടും, ജപധ്യാനാദികളെല്ലാം തപസ്സാണ്. ഈ ഉപായങ്ങളിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയും സ്വന്തം ആത്മശുദ്ധിക്ക് അന്ധക്കരണ ശുദ്ധിക്ക് ഉപയോഗിക്കുന്ന വ്യക്തിനിഷ്ഠമായ തപസ്സിലൂടെയും രണ്ടും ഒരുമിച്ചാണ്, രണ്ടും അവിടെ പറയുന്നുണ്ട്. യജ്ഞവും ദാനവും, ദാനം തനിക്ക് വേണ്ടി ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ തപസ് തനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, അതിന്റെ ഫലം തനിക്ക് മാത്രം. അങ്ങനെ ചെയ്യുന്ന ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് ആത്മതപസ്സും ലോക നന്മയും രണ്ടിനും വേണ്ടി എന്ത് ചെയ്തു, രണ്ടിനോട് ഇത്യാദിന കർമ്മയോഗസ്യ ജ്ഞാനയോഗ ഉപായത്വം പ്രതിപാദിതം. ഈ വാക്യത്തിലൂടെ ബൃഹദാരണ്യ ശ്രുതി എന്താണ് എഴുതിയിരിക്കുന്നത്? ജ്ഞാനയോഗത്തിന് വഴി ഉപായം കർമ്മയോഗമാണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാരും കർമ്മങ്ങളെ ഉപേക്ഷിക്കരുത്, കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മോക്ഷം നേടുമെന്ന് കരുതരുത്. ഇഹാപിച്ച, അത് മാത്രമല്ല ഗീതയിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. സന്യാസസ്തു മഹാബാഹു ദുഃഖം ആപ്തും അയോഗത. മഹാബാഹു അല്ലോ അർജുന, നീ വലിയ പരിശ്രമശാലിയാണ്, നീ വലിയ പരാക്രമിയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്താണ് അയോഗത, കർമ്മയോഗ അനുഷ്ഠാനം കൂടാതെ സന്യാസ ആപ്തും ദുഃഖം, സന്യാസത്തെ നേടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. കർമ്മം കൂടാതെ കർമ്മസന്യാസം ദുഃഖേന ആപ്തം ശക്യം, വളരെ പ്രയാസപ്പെട്ടു, നിജ സാധ്യമല്ല എന്നുള്ളത്. കർമ്മസന്യാസം വേണമെങ്കിൽ ത്യജിക്കാൻ എന്തെങ്കിലും വേണ്ടത് എന്റെ കയ്യിൽ, ഒന്നുമില്ലാത്തതിനെന്താ ത്യജിക്കുന്നത്? അപ്പോ ഒരാൾ പറയുന്നു ഞാൻ ത്യജിച്ചിരിക്കുന്നു. എന്താ ത്യജിച്ചത്? ത്യജിക്കാൻ എന്തൊക്കെയുള്ള കയ്യിൽ ഉണ്ടായിരുന്നു? ഇവിടെ ത്യജിക്കേണ്ട എന്താണ്? കർമ്മത്തെ തന്നെയാണ്. കർമ്മമുള്ളവനെ കർമ്മത്തെ ത്യജിക്കാൻ പറ്റും, അലസന് കർമ്മം ത്യജിക്കാൻ ഒക്കത്തില്ല. അലസന്റെ കയ്യിൽ കർമ്മമില്ല. നമ്മൾ സാധാരണ കാണുന്ന ഈ സന്യാസിമാരല്ല അലസന്മാരാണ്, ഞാൻ ഉൾപ്പെടെ അലസന്മാരാണ്. അതായത് തേജിക്കാവുന്നുമില്ല, ഒന്നും തേജിക്കാനില്ലാതെ എന്ത് ചെയ്യുന്നു? തേജിച്ചിട്ട് സന്യാസിമാരാണെന്നുള്ള നാട്യത്തിൽ നടക്കുന്നവരാണ്. വാസ്തവത്തിൽ അതല്ല സന്യാസം. എന്ത് വേണം? കർമാനുഷ്ഠിക്കണം. കർമാനുഷ്ഠിച്ചിട്ട് വേണം പിന്നെ അത് തേജിക്കേണ്ടത് എന്നാണ്. ഇപ്പൊ കർമ്മം അനുഷ്ഠിക്കാൻ അത് പ്രസക്തി ഇല്ലാത്തടത്ത് ത്യാഗത്തിന് എന്താ പ്രസക്തി? യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് പൊതുവെ നമ്മൾ ഈ സന്യാസിവർഗം എന്ന് പറയുന്നത് ആലസ്യത്തിനെയാണ് കർമ്മത്യാഗമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവനവന്റെ ആലസ്യത്തിന് വേണ്ടി സന്യാസം, അതിന് പൊട്ടൊക്കെ എടുത്ത് പൊതിഞ്ഞ് ജീവന്മാരായിട്ട് നടക്കുന്നവരാണ്. ശങ്കരാചാര്യർ പറയുന്ന സന്യാസം ഇതൊന്നുമല്ല എന്നാണ്. അത് കർമാനുഷ്ഠാനം കൊണ്ട് ശുദ്ധി വന്ന് കർമ്മത്തെ ത്യജിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം. അതാണ് ഇവിടെയും പറയുന്നത്. ദുഃഖമാപ്തം, അത് ഭഗവാൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് നേടാൻ സാധ്യമല്ല. കർമാനുഷ്ഠാനം കൂടാതെ സന്യാസം നേടാൻ സാധ്യമല്ല. ഇത് കൂടുതൽ തെളിച്ചെന്ത് പറയും? എന്നാലും ആൾക്കാർ കുറുക്കു വഴിക്കാണ് സന്യാസിമാരാകുന്നത്. യോഗിന കർമ്മ കുറുവന്തി സംഘം തെക്കു ആത്മശുദ്ധയെ. യോഗികൾ എന്ന് വെച്ചാൽ കർമ്മയോഗികൾ കർമ്മം ചെയ്യുന്നു. എന്തിന്? സംഘം തെക്കുക, സംഘത്തെ തെളിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അപ്പൊ കർമ്മയോഗം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഇനി വരുന്ന ഭാഗത്ത് നമ്മളത് കൂടുതൽ വിശദീകരിക്കും. സംഘത്തെ തേജിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? കർമ്മം ചെയ്യുന്നു. യോഗികൾ എന്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നു? ആത്മശുദ്ധയെ, ആത്മശുദ്ധിക്ക് വേണ്ടി, അവനവന്റെ മനസ്സിന്റെ വിശുദ്ധിക്ക് വേണ്ടി അവൻ കർമ്മം ചെയ്യുന്നു. അല്ല, മറ്റൊന്നും ഇവിടെ നേടാൻ വേണ്ടിയിട്ടല്ല. യജ്ഞു ദാനം തപസ്ചൈവ പാവനാനി മനീഷിണ. അവിടെ ഭഗവാൻ പറയുന്നു, യജ്ഞം ദാനം തപസ് ഇതെല്ലാം എന്താണ്? മനീഷിണാം പാവനാനി, മനുഷ്യരെ അത് പവിത്രമാക്കുന്നതാണ്, മനുഷ്യനെ പരിശുദ്ധമാക്കുന്നതാണ് ഈ യജ്ഞം ദാനം തപസ്. അന്ന് കർമ്മം എന്ന് പറയുമ്പോൾ അതേ ഉള്ളൂ, അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു. യജ്ഞദാന തപസ്സുകൾ എന്നുവെച്ചാൽ സത്കർമ്മങ്ങൾ ഇത്യാദി പ്രതിപാദയിഷ്യതി. ഇതിവിടെ ഭഗവാൻ തന്നെ സ്വയം പറയും കർമ്മത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് കർമ്മത്യാഗത്തെ കുറിച്ച് പറയുമ്പോൾ യാതൊരു കാരണവശാലും കർമ്മത്തിന്റെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നില്ല. അത് യജ്ഞദാനാദികൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യേണ്ട അതുകൊണ്ട് ഒരാളെ നിഷ്കാമ കർമ്മം ചെയ്യാൻ പറയുക, ഒരാൾക്ക് അതിന് പ്രേരണ കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളുടെ സ്വാർത്ഥതയാണ്. ശമ്പളം വാങ്ങിക്കാതെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാകും എന്ന് കരുതിയല്ല പറയുന്നു. ഇത് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണോ ഇത്? ചിത്തശുദ്ധിക്ക് വേണ്ടി, അവനവന്റെ ആത്മശുദ്ധിക്ക് വേണ്ടി, അവനെ പവിത്രമാക്കുന്നതാണ് കർമ്മം. അതുകൊണ്ടത് അനുഷ്ഠിച്ചേ തീരൂ. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്ന അധപതനത്തെ കുറിച്ച് പറയും. അതുകൊണ്ട് കർമ്മത്തെ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. അത് എങ്ങനെയെങ്കിലും ചെയ്താലും പോരാ, കർമ്മയോഗമായിട്ട് തന്നെ ചെയ്യണം. അത് മാത്രമല്ല അടുത്ത് ചോദിക്കുന്നു, നന്ദിച്ച അഭയം സർവഭൂതേഭ്യോ ദത്വ നൈഷ്കർമ്മ്യമാചരേ. ഇന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ടല്ലോ, ഇത്യാദു കർത്തവ്യ കർമ്മ സന്യാസാദവി നൈഷ്കർമ്മ്യ പ്രാപ്തിയും ദർശയതി. ഇനി കർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മത്യാഗത്തിന്റെ പ്രസക്തി ഇവിടെ അതും പറയുന്നുണ്ട്. അഭയം സർവഭൂതേഭ്യോ ദത്വ, സർവഭൂതേഭ്യോ എന്ന് വെച്ചാൽ സർവചരാചരങ്ങൾക്കും അഭയം നൽകിക്കൊണ്ട്, അതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കുന്നത്, ഒരുവൻ കർമ്മത്തെ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യാതിരുന്നാൽ അലസനാകുന്നു, അവന്റെ ശരീര മനസ്സുകളെല്ലാം ദുഷിക്കുന്നു, അവൻ നശിക്കുന്നു, സമൂഹത്തിനും അവൻ നാശമുണ്ടാകും. പക്ഷെ സന്യാസം അങ്ങനെയല്ല, സർവപ്രാണികൾക്കും അത് അഭയപ്രദമാണ്. അഭയം നൽകിക്കൊണ്ട് നൈഷ്കർമ്മ്യം ആചരി, സന്യാസത്തെ ആചരിക്കുന്നു. അവനെ കൊണ്ട് ഒരു പ്രാണിക്കും യാതൊരു തരത്തിലുള്ള ദോഷവും സംഭവിക്കുന്നില്ല, മറിച്ച് അത് സർവപ്രാണികൾക്കും ഐശ്വര്യത്തെ നൽകുന്നതാണ്, അഭയത്തെ നൽകുന്നതാണ്. ആത്യന്തികമായ അഭയം എന്ന് പറഞ്ഞാൽ മോക്ഷം അതിനെ നൽകുന്നതാണ് ഇത്യാദവും. ഇതും മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്തവ്യ കർമ്മ സന്യാസാദവി, കർത്തവ്യ കർമ്മത്യാഗം കൊണ്ട് നൈഷ്കർമ്മ്യ പ്രാപ്തിയും ദർശിക്കുന്നു, നൈഷ്കർമ്മ്യ പ്രാപ്തിയെ കാണിക്കുന്നുണ്ട്. അത് കർമാനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധി വന്നവന്റെ സന്യാസമാണ്. അങ്ങനെയുള്ള സന്യാസം മാത്രമേ ലോകോപകാരമായി തീരത്തുള്ളൂ. സന്യാസി, അങ്ങനെയുള്ള സന്യാസി പ്രവർത്തിക്കാതിരിക്കുന്നതുകൊണ്ട് ലോകത്തിന് നഷ്ടമൊന്നും വരുന്നില്ല, മറിച്ചത് ലോകോപകാരപ്രദമാണ്. ലോകേജ കർമ്മണം അനാരംഭ നൈഷ്കർമ്മ്യമിതി പ്രസിദ്ധതരം. പക്ഷെ മനുഷ്യരങ്ങനെയല്ല ധരിച്ചിരിക്കുന്നത്. മനുഷ്യരീ പറയുന്ന വാസ്തവത്തിലുള്ള സന്യാസത്തെയും മനസ്സിലാക്കുന്നില്ല, കർമ്മയോഗത്തെയും മനസ്സിലാക്കുന്നു. വാസ്തവത്തിലുള്ള സന്യാസമാണ് അവസാനം പറഞ്ഞത്, അഭയം സർവഭൂതേഭ്യോ ദത്വ നൈഷ്കർമ്മ്യം ആചരിക്കുക, അതാണ് സന്യാസം. സർവപ്രാണികൾക്കും അഭയപ്രദാനം ചെയ്യുന്നതായ ഒരു ജീവന്റെ ഏറ്റവും പരമമായ ത്യാഗം, അതിനെയല്ല മനുഷ്യൻ ത്യാഗമെന്ന് ധരിക്കുന്നതാണ് ലോകേച്ച. സാധാരണ മനുഷ്യരിലേക്ക് കർമ്മണം അനാരംഭ, പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിനെ നൈഷ്കർമ്മ്യം ഇത് പ്രസിദ്ധ തരം, അതാണ് ജനങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത്. പ്രവൃത്തി ചെയ്യാതിരുന്ന താൻ സന്യാസിയായി എന്നാണ്. അതുകൊണ്ട് പറയും, ഞാൻ സന്യാസിയാണ്, എനിക്ക് പ്രവൃത്തിയൊന്നുമില്ല, പ്രവൃത്തിയൊക്കെ ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനുമാണെന്ന് പറയും. അതബദ്ധമാണെന്ന്, അവർക്ക് പ്രവൃത്തിയുണ്ട്, ഭക്ഷണം കഴിക്കുക, അവനവന്റെ കാര്യം നോക്കുക, അങ്ങനെയുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യും, അതൊന്നും പ്രവൃത്തിയല്ല, താൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് പോലും തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നവരാണ് സാധാരണ സന്യാസിമാർ. അതശ നൈഷ്കർമ്മ്യാർത്ഥിന കിം കർമ്മ ആരംഭേണ ഇതി പ്രാപ്തം. പറയുന്നു, ലോകത്തിൽ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാതിരിക്കുക, പിന്നെ സന്യാസത്തിന്റെ പരമമായ തത്വത്തെക്കുറിച്ച് പറയുന്നിടത്തും പ്രവൃത്തിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നൈഷ്കർമ്മ്യാർത്ഥിന ഒരുത്ത നൈഷ്കർമ്മ്യഭാവത്തെ, നേരത്തെ പറഞ്ഞല്ലോ നിഷ്ക്രിയാത്മസ്വരൂപത്തിലുള്ള സ്ഥിതി, അതിനെ ആഗ്രഹിക്കുന്ന ഒരുവന് കിം കർമാരംഭേണ, താനിനി ഈ കർമ്മം കൊണ്ട് തനിക്കുന്ന പ്രയോജനമെന്ന് ചിന്തിക്കും. ഇതി പ്രാപ്തം അതാഹ, അതുകൊണ്ട് ഇവിടെ പറയുന്നു, നജ സന്യസനാദേവ നാവി സന്യസനാദേവ കേവല കർമ്മ പരിത്യാഗം മാത്രാദേവ ജ്ഞാനരഹിത സിദ്ധ്യം നിഷ്കർമ്മ്യലക്ഷണം ജ്ഞാനയോഗിയെന്ന നിഷ്ഠാം സമധികച്ചതി ന പ്രാപ്നോതി. നജ സന്യസനാദേവ സിദ്ധ്യം സമധികച്ചതി, അത് മുഖ്യമായ ഒരു കാര്യമാണ്. നാവി സന്യസനാദേവ, സന്യസനം എന്ന് പറഞ്ഞാൽ എന്താണ്? കേവല കർമ്മ പരിത്യാഗം മാത്ര, കർമ്മത്തെ ഒഴിവാക്കുക, അല്ലെങ്കിൽ കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. കർമ്മം ക്ലേശമാണ്, ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കരുതി കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കർമ്മത്തെ മാറ്റിവെക്കുക. എങ്ങനെ? അതെങ്ങനെ? ജ്ഞാനരഹിത, തത്വബോധമില്ലാതെ, ചിത്തശുദ്ധിയില്ലാതെ. അതും ചേർക്കണം, ചിത്തശുദ്ധിയുമില്ല, തത്വബോധവുമില്ല, കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റവർ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു, സ്വയം കർമ്മം ചെയ്യുന്നില്ല, സ്വയം അങ്ങനെ ചെയ്യാതെ ചിലപ്പോൾ വിചാരിക്കുന്നതാണ് സിദ്ധനാണ് എന്നും കരുതും. പക്ഷെ അത് സിദ്ധിയല്ല. അങ്ങനെയുള്ള ജ്ഞാനരഹിത, ജ്ഞാനരഹിതമായ കർമ്മത്യാഗം കൊണ്ട് സിദ്ധിയും നൈഷ്കർമ്മ്യലക്ഷണ, നൈഷ്കർമ്മ്യരൂപത്തിലുള്ള സിദ്ധിയെ എന്താണത്? ജ്ഞാനയോഗിയെന്ന നിഷ്ഠ, ജ്ഞാനയോഗത്തിലൂടെ ഒരുവൻ പ്രാപിക്കേണ്ടതായ നിഷ്ഠയെ. അതെന്താണ്? നേരത്തെ പറഞ്ഞ നിഷ്ക്രിയ ആത്മസ്വരൂപേണ അവസ്ഥാനം, സ്വസ്വരൂപസ്ഥിതി. അതിനെ സമധികച്ചതി, സമീക്കായി അവൻ പ്രാപിക്കത്തില്ല, വേണ്ട രീതിയിൽ ന പ്രാപ്നോതി, അവൻ പ്രാപിക്കത്തില്ല. അതാണ് അതിന്റെ നഷ്ടം. അതുകൊണ്ട് ആശ്രമത്തിൽ പോയി കാവ്യൊടിച്ച് സന്യാസിയായി, അതുകൊണ്ട് അത് തന്നെ സിദ്ധനാകത്തില്ല. സദ്യം ന പ്രാപ്നോതി, അത് പ്രാപിക്കത്തില്ല. എത്ര വർഷം? 3 വർഷം നിന്നു കഴിഞ്ഞാൽ വെള്ള, പിന്നെ ഒരു 2 വർഷം കൂടെ കഴിയുമ്പോൾ മഞ്ഞ, പിന്നെ ഒരു 3 വർഷം കൂടെ കഴിയുമ്പോൾ കാവ്. ഇങ്ങനെയൊന്നുമല്ല സന്യാസം. ഇതൊക്കെ ഒരു വ്യവഹാര സൗകര്യത്തിന് വേണ്ടി ആചാര്യന്മാരുണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ സന്യാസം അവിടെ എങ്ങും കിട്ടുന്ന കാര്യങ്ങളല്ല. സന്യാസം നമുക്ക് ആരെയും ഇങ്ങോട്ട് വാങ്ങിക്കാൻ ഒക്കത്തില്ല, ഒരാൾക്ക് സന്യാസം അങ്ങോട്ട് കൊടുക്കാൻ ഒക്കത്തില്ല. വാങ്ങിയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ചന്തയിലാണ്. അതങ്ങനെയെന്നുള്ള കാര്യങ്ങളല്ല ഇത്. ഇതെന്താണ്? ന നിഷ്ഠാം സമ്മതിക്കച്ചതി ന പ്രാപ്നോതി. ആ നിഷ്ഠയെ ഒരുവന് പ്രാപിക്കാൻ ഈ കേവലമായ കർമ്മപരിത്യാഗം കൊണ്ട്, കർമ്മം ചെയ്യാതിരിക്കുന്നതുകൊണ്ട്, ജ്ഞാനരഹിതമായ കർമ്മപരിത്യാഗം കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് ആ നിഷ്ഠയെ പ്രാപിക്കാൻ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ശങ്കരാചാര്യർ കർമ്മത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത്. കർമ്മസന്യാസത്തിന് ഫലത്തിൽ കർമ്മസന്യാസത്തിന് കൊടുക്കുന്ന കൂടുതൽ പ്രാധാന്യം കർമ്മത്തിന് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട്? കർമ്മസന്യാസത്തിന് അധികാരികൾ വളരെ വിരളമാണ്. ലോകം മുഴുവൻ കർമാധികാരികളാണ്. അതുകൊണ്ട് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് ചെയ്തേ തീരൂ എന്നാണ്. അങ്ങനെയുള്ള കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്ത വാസന വരും. അതുകൊണ്ട് കർമ്മം ചെയ്യാൻ പാടില്ല. ഞാൻ വിവേക ചൂടാമണി വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അത് ശരിയായി കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കൊണ്ടുള്ള അവിവേകം കൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് ഈ കർമ്മത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്ന ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. കർമ്മണാം അനാരംഭ. കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് പുരുഷ ജീവൻ നൈഷ്കർമ്മ്യം നാശനത്തെ ആത്മനിഷ്ഠയെ പ്രാപിക്കുന്നില്ല. സന്യസനാദേവ. കേവല കർമ്മത്യാഗം കൊണ്ട്, ജ്ഞാനം കൂടാതെയുള്ള കർമ്മത്യാഗം കൊണ്ട് സിദ്ധിം ന സമധികച്ഛതിച്ച ആത്മനിഷ്ഠയെ പ്രാപിക്കുന്നതുമില്ല. അങ്ങനെ ഒരുവൻ ആത്മനിഷ്ഠനാകാനും കഴിയത്തില്ല. ഇത് കൂടുതൽ ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ ഒരു ശ്ലോകമാണിത്. ന കർമ്മണാം അനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോശ്നുതേ ന ച സന്യസനാ ദേവ സിദ്ധിം സമധിഗച്ഛതി ന ഹി കശ്ചിദ് ക്ഷണമപി യാതു തിഷ്ഠത്യ കർമ്മകൃത് കരിതേ ഹ്യവശത് കർമ്മ സർവപ്രകൃതി ജർഗുണൈഹി. ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.